السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരുമിച്ചുകൂടൽ അള്ളാഹുന് തൃപ്തിപ്പെട്ട അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു വിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തന്നുകൊണ്ട് പൂർണ്ണമായ ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായിക്കൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. وصلى الله على سيدنا محمد وعلى صحبه اجمعين. الحمد لله رب العالمين. ان شاء الله ഇനി ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങിയാണ് ഈ പി എമ്മിനുള്ള മറുപടിയുള്ള പരിപാടി. കുറച്ച് നേരത്തെ തുടങ്ങാൻ കാരണം കുറച്ച് നേരം വൈകിയാൽ പിന്നെ ഇങ്ങോട്ട് ആളുകളൊക്കെ വന്നിട്ട് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പൂർത്തിയാക്കാൻ സാധിക്കൂല. എല്ലാവരും പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തോന്നില്ല. ഏതായാലും ശരി, ഞാൻ വിഷയത്തിലേക്ക് കടക്കാണ്. പിന്നെ ചോദ്യം ഒന്ന്, ഞാൻ ഈ ചില കുട്ടികൾ എന്നോട് ചില ചോദ്യം ചോദിച്ചിരുന്നുണ്ട്. അതിന് മറുപടി പറഞ്ഞ സമയത്ത് അവരുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ ഇന്ന് മറുപടി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് പി എം ചെയ്തിരുന്നു. ആ കുട്ടികളൊക്കെ ഉണ്ടാവോ? ഞാൻ നോക്കട്ടാ, കുട്ടികളുടെ ഐ ഡി ഇവിടെ കാണുന്നുണ്ടോ? ആ കുട്ടികളുടെ ഐ ഡി ഉണ്ടോ നോക്കുകയാണ് ഞാനേ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്, കുട്ടികളുടെ ഐ ഡി ഒക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ശരി. പിന്നെ ചോദ്യം ഒന്ന്, ഹൈലുമായി ബന്ധപ്പെട്ടു, അതിന് തന്നെ ഹൈലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹൈലുമായി ബന്ധപ്പെട്ട് ഒരു ഉള്ള ഒരു ചോദ്യം, രക്തം രക്തം നിന്നു എന്നുറപ്പാക്കി നമസ്കാരവും മറ്റും തുടങ്ങാൻ എത്ര സമയം അല്ലെങ്കിൽ ദിവസം കാത്തിരിക്കണം? ഉദാഹരണത്തിന്, 6 ദിവസവും രക്തം കണ്ടു, 7ാം ദിവസം ഉച്ച വരെ കണ്ടില്ല, അങ്ങനെയാണെങ്കിൽ എത്ര നേരം കൂടി കാത്തിരിക്കണം എന്ന്. ഈ വിഷയത്തിൽ ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടാകുന്ന ആ സമയം ഉണ്ടല്ലോ, അവിടെയുള്ള അവരുടെ വിഷയം എന്ന് എത്ര നേരം കാത്തിരിക്കണം എന്നാണ്. എത്ര നേരം കാത്തിരുന്ന് അവൾ കുളിച്ച് നിസ്കാരം തുടങ്ങണം എന്നായിരിക്കും ചിലപ്പോൾ ആ ചോദ്യത്തിന്റെ ഉദ്ദേശം. അതായത് അവളുടെ ഗുഹ്യസ്ഥാനത്ത് വെള്ള നിറത്തിലുള്ള പഞ്ഞ് വെച്ച് ആ പഞ്ഞ് എടുത്തു നോക്കുമ്പോൾ രക്തത്തിന്റെ കറ തീരെ കാണുന്നില്ല, രക്തത്തിന്റെ നിറം തീരെ കാണുന്നില്ല. എന്നാൽ അവളുടെ അവളപ്പം അവൾക്ക് എന്ത് ഹുക്കുമാണ് അപ്പോൾ അവിടെ ഉള്ളത്? അവൾക്ക് ശുദ്ധിയുടെ ഹുക്കുമാണ് എന്നാ, അവളുടെ ശുദ്ധിയുടെ ഹുക്കുമാണ്. അപ്പൊ അവളെന്ത് ചെയ്യണം? ആ സമയത്തുള്ള നിസ്കാരമല്ലോ, ആ സമയത്തുള്ള നിസ്കാരം പിന്നെ കുളിച്ച് നിസ്കരിക്കൽ നിർബന്ധമാകുന്നു. അപ്പൊ സുബീഹിന്റെ ശേഷമാണ്, ഇപ്പൊ ഒരു സുബീഹ് നിസ്കാരത്തിനൊക്കെ സുബീഹ് കളയാൻ ശേഷം അങ്ങനെ രക്തം കാണുന്നില്ല. ഇങ്ങനെ രക്തം വരവ് നിന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പഞ്ഞ് വെച്ചാൽ പിന്നെ രക്തത്തിന്റെ നിറം ആ പഞ്ഞിമെ കാണൂല. അപ്പൊ പിന്നെ സുബീക്ക് അപ്പൊ തന്നെ കുളിക്കാൻ നിർബന്ധമില്ല. പിന്നെന്ത് ചെയ്താൽ മതി? പിന്നെ ലുഹുറിന്റെ സമയം കള ആവുന്നതിന്റെ മുമ്പായിട്ട് കുളിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്. അതാണ് കണക്ക്. ലുഹുറിന്റെ സമയം കള ആവുന്നതിന്റെ മുമ്പായിട്ട്, കാരണം ഇപ്പൊ സുബീഹിന്റെ സമയം കള ആയിട്ടുണ്ട്, പിന്നെ ലുഹുറിന്റെ ഇടയിൽ വേറെ പ്രത്യേകം ഒന്നുമില്ലല്ലോ. ലുഹുറിന്റെ സമയം കള ആവുന്നതിന്റെ മുമ്പായിട്ട് കുളിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്. അതാണ്, അങ്ങനെയാണ് അതിന്റെ കണക്ക്. പിന്നീട് രക്തം മടങ്ങി വന്ന് നിൽക്കുന്ന എന്താ ചെയ്യാ അല്ലേ? അതുകൊണ്ടല്ലോ. ആ പിന്നീട് എന്ത് ചെയ്തു? ലുഹറൊക്കെ നിസ്കരിച്ച്, ലുഹറൊക്കെ നിസ്കരിച്ച് അസർ ആകുമ്പോഴത്തേന് വീണ്ടും രക്തം മടങ്ങി വന്നു. അപ്പൊ വീണ്ടും ഹൈലാന്ന് മനസ്സിലായിട്ടുണ്ട്. അത്രയും അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ആ മടങ്ങി വന്ന് 15 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിലേ, ആ മടങ്ങി വന്നത് 15 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിൽ വീണ്ടും എന്തന്നെയാണ്, വീണ്ടും രക്തം കണ്ടു. അപ്പോൾ അത് വീണ്ടും ഹൈലിന്റെ ഹുക്കും തന്നെയാണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, എപ്പോഴും എപ്പോഴും പറയാറുണ്ട് ഒരു വിഷയം. പിന്നെ എന്താണ് പറഞ്ഞത്, കുട്ടികളൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. അതായത് രക്തം ആദ്യം വന്നു, ഉദാഹരണം പറയാം, ഒരു 6 ദിവസം രക്തം വന്നു, 6 ദിവസം രക്തം വന്നു, 7ാമത്തെ ദിവസം രക്തം കാണുന്നില്ല. ഏത് രീതിയിൽ കാണുന്നില്ല? ഇങ്ങനെ പഞ്ഞ് വെച്ചാൽ നിറം വ്യത്യാസമാകുന്ന രീതിയിൽ കാണുന്നില്ല. അങ്ങനെ കാണുന്നില്ലെങ്കിൽ അവൾ എന്ത് ചെയ്യണം? കുളിക്കണം, നിസ്കരിക്കണം, നിർബന്ധമാണ്. പിന്നെന്ത് ചെയ്ത്, അന്ന് നോമ്പിന്റെ പിന്നെ സുബഹിന്റെ മുമ്പ് തന്നെ അവർക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ അന്ന് നോമ്പ് റംസാന്റെ സമയമാണെങ്കിൽ നോമ്പിന്റെ സമയം നോമ്പ് നോക്കുക നിർബന്ധമാണ്. ആ നോമ്പ് നോക്കുക നിർബന്ധമാണ്. അങ്ങനെ അന്ന് മഗരിബിന്റെ ശേഷം വീണ്ടും കണ്ടുകൊണ്ടിരുന്ന രക്തം വന്നു. നോമ്പ് ഉറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും എന്ത് ചെയ്ത് രക്തം വന്നു. അപ്പൊ എന്താ ആണ് അവള് ആ രക്തം വന്നപ്പോൾ അവള് ഹൈദുകാരിയാണ് എന്ന് മാത്രമല്ല, ആ രക്തം കാണാത്ത ആ പകൽ സമയത്തും അവിടെ ആര് തന്നെയാണ്? ഹൈദുകാരി തന്നെയാണ്. എന്തുകൊണ്ടാണ് അവള് ഹൈദുകാരി തന്നെയാണ് പറയാൻ കാരണം? കാരണം ഹൈദിൽ നിന്ന് അധികരിച്ചത് എത്ര ദിവസ? ഒരു പെണ്ണിന് കൂടിയാൽ ഹൈദ് എത്ര ദിവസം വരെയൊക്കെ ഉണ്ടാവാം? ഒന്ന് മറുപടി പറയങ്ങളേ. 15 ദിവസം വരെയൊക്കെ ഹൈദ് ഉണ്ടാവാം. അതെ, 15 ദിവസം വരെയൊക്കെ ഹൈദ് ഉണ്ടാവാം. ഇപ്പൊ അവിടെ 15 ദിവസം ആയിട്ടില്ലല്ലോ, ഇപ്പൊ അവിടെ 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ 15 ദിവസത്തിന്റെ ഉള്ളിൽ എപ്പോൾ രക്തം മടങ്ങി വന്നാലും ആ രക്തം മടങ്ങി വന്ന ദിവസം മാത്രമല്ല, അതിന്റെ മുമ്പ് ആ രക്തം കാണാത്ത ദിവസങ്ങളിലും അവളുടെ ഹൈദുകാരി തന്നെയാകുന്നു എന്നാണ് വിധി. ഇവളിപ്പോ ഒരു നോമ്പ് നോറ്റല്ലേ, ഇവിടിപ്പോ ഓൾ നോമ്പ് നോറ്റ്, അവള് ആ നോമ്പ് നോറ്റത് പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൾ നിസ്കരിച്ച് പിന്നെ വീണ്ടും രക്തം അടങ്ങി വന്നപ്പോഴാണ് ഇപ്പൊ ബോധ്യപ്പെടുന്നത് അവൾക്ക്. അപ്പോഴൊക്കെ അവൾ ഹൈദുകാരി തന്നെയായിരുന്നു. അവൾ നിസ്കരിച്ച് സഹിയല്ല, അവൾ നോമ്പ് നോറ്റ് സഹിയല്ല. അന്ന് അവൾ വെറുതെ പട്ടിണി കിടന്ന്, വെറുതെ പട്ടിണി കിടന്ന് വെറുതെ ആവുന്നില്ല, ഭക്ഷണത്തിന് കൂടിയിട്ടും, പക്ഷെ നോമ്പ് സഹിയാവൂല, നോമ്പ് സഹിയാവൂല. അന്നത്തെ നോമ്പ് എന്ത് ചെയ്യണം? അവളെ കള്ളാ കൂട്ടണം. നിസ്കാരം കള്ളാ കൂട്ടണ വേണ്ട, നിസ്കാരം കള്ളാ കൂട്ടണ്ട. കാരണം ഹൈദ് സമയത്ത് നിസ്കാരം നഷ്ടപ്പെട്ട് നിസ്കാരം കള്ളാ കൂട്ടണ്ടല്ലോ. കള്ളാ ഹൈദുള്ള സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്, ഹൈദുള്ള സമയത്ത് നിസ്കരിക്കാത്തത് കള്ളാ കൂട്ടൽ കറാഹത്തുമാണ്. ആ കറാഹത്ത് കിട്ടിയാൽ അല്ല പിന്നെ ഒരു പെണ്ണ് തീരുമാനിക്കുന്നത് എന്ത്? നിസ്കാരം കള്ളാ കൂട്ടൽ നിർബന്ധമില്ലാന്നല്ലേ ഉള്ളൂ, ഞാൻ കള്ളാ കൂട്ടുകയാണ് എന്നൊരു പെണ്ണ് തീരുമാനിച്ച അതിന് കൂലിയല്ല കിട്ടുക, പിന്നെ അത് കറാഹത്തും കൂടിയാണ്, കള്ളാ കൂട്ടൽ കറാഹത്താണ്. എന്നാലും പിന്നെ ഇതോ നോമ്പ് കള്ളാ കൂട്ടലാണെങ്കിലും നിർബന്ധമാണ് അല്ലേ? ആ അതാണ് എന്റെ മുഴത്തമതായ അഭിപ്രായം ഞാനിപ്പോ ഈ പറഞ്ഞതാണ്. എന്നാലും ഞാൻ പറഞ്ഞു അവിടെ മുഴത്തമതല്ലാത്ത വേറെ അഭിപ്രായമുണ്ട്. അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പിന്നെ രക്തം കാണുകയും ഇടവിട്ട് ഇടവിട്ട് രക്തം കാണാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ വേറൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു, നടിയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് അഭിപ്രായം? പിന്നെ രക്തം കാണാത്ത സമയത്ത് അവൾക്ക് ശുദ്ധിയുടെ വിധിയും രക്തം കാണുന്ന സമയത്ത് ഹൈദിന്റെ വിധിയുമാണ് എന്നൊരഭിപ്രായം നമ്മുടെ മദ്ഹബിലുണ്ട് എന്ന് നമ്മൾ ഞാൻ നല്ല ഇടക്കൊക്കെ പറയാറുണ്ട്, എന്നാലും പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. അപ്പൊ അവിടെ രക്തം കാണാത്ത സമയത്ത് ഹൈദിന്റെ വിധി അല്ല ശുദ്ധിയുടെ വിധിയാന്ന് പറയാം. എല്ലാ വിഷയത്തിനും ശുദ്ധിയുടെ വിധിയാണെന്നല്ല, നിസ്കാരം നോമ്പ് പോലോത്തതിൽ ശുദ്ധിയുടെ വിധിയാണ് എന്ന്. അപ്പൊ ആ സമയത്ത് അവൾ നിസ്കരിച്ചത് സഹിയാണ്, അവൾ നോമ്പ് നോറ്റത് സഹിയാണ്, പിന്നെ നോമ്പ് എന്ത് വേണ്ട, അവൾ കലാ വിട്ടണ്ട എന്നൊരഭിപ്രായം നമ്മുടെ മദ്ഹബിലുണ്ട്. അത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണ്ടല്ലേ, മനസ്സിലാക്കണ്ട ആ പറഞ്ഞത് അല്ലേ. ഇത് പറഞ്ഞ മനസ്സിലാക്കണില്ലയാണ് റേഡിയോയിൽ ഇപ്പോഴും. എന്ത് എന്തു പിന്തുടരണം, എന്ത് പിന്തുടരണം എന്നാണ് ഈ പറഞ്ഞപ്പോ മനസ്സിലാക്കണം, മനസ്സിലാക്കണം തന്നെ. അപ്പൊ അത് ബുദ്ധിമുട്ടുള്ള സമയത്ത് കുട്ടികൾക്ക് അത് സ്വീകരിക്കാം, സ്ത്രീകൾക്കൊക്കെ സ്വീകരിക്കാം. കാരണം അത് ഇടക്കൊക്കെ ഇങ്ങനെ മടങ്ങി വരികയാണെങ്കിൽ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അത്. ഒരു 2-3 ദിവസം രക്തം കാണുക, അന്ന് അവർ നോമ്പ് നോൽക്കുന്നില്ല, പിന്നെ 5 ദിവസം രക്തം കാണുന്നില്ല. അപ്പൊ അവരെന്തേത് നിസ്കരിച്ച് പിന്നെ നോമ്പൊക്കെ നോറ്റ്, ആ പിന്നീട് രക്തം വീണ്ടും വരുമ്പോഴാണ് മനസ്സിലാണ് ഓ എന്റെ ഹൈദ് മാറിയിട്ടില്ല എന്ന്. അപ്പൊ ആദ്യം നോമ്പ് നോറ്റൊക്കെ കള്ളാ കൂട്ടണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അത് പിന്നെയും 2 ദിവസം രക്തം കാണുന്നില്ല, അപ്പൊ അന്നും അവൾ നോമ്പ് നിൽക്കുന്നു, അതൊക്കെ കള്ളാ കൂട്ടണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്ഹബിൽ പ്രബലമല്ലാത്തൊരു അഭിപ്രായം ഇങ്ങനെയുണ്ട്. അങ്ങനെ ഇടവിട്ട് രക്തം കാണുകയും ഇടവിട്ട് ഇടവിട്ട് രക്തം കാണാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ രക്തം കാണുന്ന സമയത്തിന് ഹൈദിന്റെ വിധിയാണ്, രക്തം കാണാത്ത സമയത്തിന് ശുദ്ധിയുടെ വിധിയുമാണ്. അന്ന് അവൾ നിസ്കരിച്ചത് നോമ്പ് നോറ്റൊക്കെ സഹിയാണ്, കള്ളാ വീട്ടണ്ട. അതേസമയത്ത് എന്തിന്റെ വിഷയത്തിൽ അത് പറ്റൂല? ഇപ്പോ ഇദ്ദന്റെ വിഷയമുണ്ട്, ഇദ്ദ ജിമാ, അതുപോലെ തന്നെ പിന്നെ അല്ല ജിമാന്റെ വിഷയത്തിൽ ബാധകല്ലട്ടാ, ഇദ്ദന്റെ വിഷയത്തിലും അതുപോലെ തന്നെ പിന്നെ ഏതാണ്, ആ തലാഖിന്റെ വിഷയത്തിനും അത് ബാധകല്ല. ഇദ്ദ തലാഖ് എന്താ ഇദ്ദന്റെ വിഷയത്തിൽ ബാധകല്ലാന്നാല് ഒരു ഒരു ഭർത്താവിനെ പിന്നെ ഒരു ഒരു തലാഖ് ചെയ്യപ്പെട്ട പെണ്ണാണ്, അവൾക്ക് മൂന്ന് ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ അവളുടെ ഇദ്ദ കഴിഞ്ഞു. ഈ ഈ രീതിയിൽ മൂന്ന് ശുദ്ധി ഉണ്ടായാൽ പറ്റുമോ? പോരാ. ഒരു മൂന്ന് ദിവസം രക്തം കണ്ട് പിന്നെ രണ്ടു ദിവസം രക്തം കണ്ടില്ല, അതൊരു ശുദ്ധിയായിട്ട് കണക്കൂട്ടുക. പിന്നെ രണ്ടു ദിവസം കൂടി രക്തം കണ്ട് രണ്ടു ദിവസം രക്തം കണ്ടില്ല, അത് വേറെ ശുദ്ധിയായിട്ട് കണക്കൂട്ടുക. അങ്ങനെ പറ്റൂല. അപ്പൊ ഇദ്ദയുടെ വിഷയത്തിൽ അത് ശുദ്ധിയുടെ കാലഘട്ടമായി കണക്കാക്കാൻ പറ്റൂല. അതുപോലെ തലാഖ്, തലാഖ് ഹൈദിന്റെ സമയത്ത് തലാഖല്ല ഹറാമാണ്. അപ്പൊ ഈ ആ പിന്നെ പിന്നെ ഹൈദ് പിന്നെ രക്തം കാണാത്ത ആ സമയമുണ്ടല്ലോ, രക്തം കാണാത്ത സമയം, ആ സമയം ശുദ്ധിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തലാഖ് ചിലർ ഹലാലല്ല. പിന്നെ ഈ ശുദ്ധിയുടെ വിധി എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും വിഷയത്തിൽ മാത്രമാണ് എന്ന് മാത്രം. പിന്നെ പിന്നെ വേറൊരു ചോദ്യം, വേറെന്താ ആ ചോദ്യപ്പാണല്ലേ, ആ എത്ര കാലം കഴിഞ്ഞിട്ടാണ് അവൾ എത്ര നേരം കാത്തിരിക്കണം എന്ന്, കുളിച്ച് നിസ്കരിക്കാൻ എത്ര നേരം കാത്തിരിക്കണം അത് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു അവളുടെ യോനിയിൽ പിന്നെ ഒരു വെളുത്ത പഞ്ഞ് വെക്കുകയാണെങ്കിൽ ആ പഞ്ഞ് എടുത്തു നോക്കുമ്പോൾ ആ പഞ്ഞുമലെന്തില്ല, രക്തത്തിന്റെ കറയില്ല, ആ രീതിയിൽ ശുദ്ധിയായിട്ടുണ്ട് എങ്കിൽ അവൾക്ക് ശുദ്ധിയുടെ ഹുക്കുമാണ്. ആ സമയത്ത് അവൾ കുളിച്ച് ആ സമയത്തുള്ള നിസ്കാരം നിസ്കരിക്കൽ നിർബന്ധമാണ്. അതതിന്റെ കണക്ക്. പിന്നെ വലഹു കാത്തിരിക്കണം പറഞ്ഞു, എത്ര നേരം കാത്തിരിക്കണം. വലഹു അവന് ജായിസാണ് ഞാൻ കിതാബിന്റെ ഭാഗത്ത് വായിക്കട്ടെ. വലഹു അവന് ജായിസാണ്, വത്ഉഹ അവളെ സംയോഗം ചെയ്യൽ ജായിസാണ്, അഖിബ തുഹിരിഹ അവൾ ശുദ്ധിയായ ഉടനെ, ബിലാ കറാഹത്തിൻ കറാഹത്തൊന്നും കൂടാതെ, അതിൽ കറാഹത്തൊന്നുമില്ല, ഈ രീതിയിൽ പിന്നെ ആയാൽ അവളെ ജിമാ ചെയ്യൽ ഹലാലാണ്, അനുവദനീയമാണ്. ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികൾ കേൾക്കുമ്പോ, കുട്ടികൾ കേൾക്കരുതിട്ടാ ഈ പറഞ്ഞൊന്നും, കുട്ടികൾക്ക് പതൊക്കെ അറിയണ്ട. ഇപ്പൊ പഴയകാലത്ത് കുട്ടികളില്ലല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. അവളെ സംയോഗം ചെയ്യപ്പോ എന്താ എന്തമ്മ സംയോഗം എന്ന് ചോദിച്ചാൽ എന്ന് ചോദിക്കും കുട്ടികള്. അപ്പൊ അത് അപ്പോ ഞാൻ അപ്പൊ നാളെ കുട്ടിക്ക് ഓതി കൊടുക്കായിരുന്നു, ചെറിയ കുട്ടിയാണ്. അപ്പൊ അതിന് ഇന്ദ്രിയം എന്ന് പറഞ്ഞ്, ഇന്ദ്രിയം നജസല്ല. അപ്പൊ എന്താ ഇന്ദ്രിയം എന്ന് വെച്ചാ കുട്ടി, ഞാൻ എനിക്കപ്പോ കുട്ടിക്ക് ഒരു നിരക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു ഇതാണ്, ഒരു നിരക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആ അങ്ങനെ ഒന്നും ഇന്ദ്രിയാണ്ട് ഞാൻ വേഗം ഒന്നുകൊണ്ട് കഴിച്ചില്ലായി പിന്നെ. അപ്പോ അപ്പൊ അങ്ങനെയാണ്, അത് അങ്ങനെ വേണേനും. കുട്ടികൾ കുട്ടികൾ കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കണം, അത് വേണേനും. കുട്ടികൾ കാര്യം മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം, നാട്ടിലെ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ സംഭവം. ആ അപ്പോ അപ്പൊ അത് അതേ അത് അത് വിചാരിച്ച് ചില കുട്ടികൾക്ക് ഇപ്പൊ അങ്ങനെ വല്ലാതെ പറഞ്ഞു കൊടുക്കും ചെയ്യരുതല്ലോ. അങ്ങനെ തന്നെ പറഞ്ഞത് അങ്ങനെ സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ആ അപ്പൊ എന്താണ്, അപ്പൊ എന്താണ് വലഹു അവന് ജായിസാണ്, ആർക്ക് ഈ ഭർത്താവിന് ജായിസാണെന്ന്, അവളെ ജിമാ ചെയ്യൽ ജായിസാണ്, അക്ബ തുഹരിഹ അവൾ ശുദ്ധിയായ ഉടനെ പിന്നെ ബിലാ കറാഹത്തിൻ കറാഹത്തെന്ന് കൂടാതെ, ഇന്ന് ഖാഫത്ത് അവൾ ഭയപ്പെട്ടാലും ശരി, ഔദദ്ദമി രക്തം മടങ്ങി വരും എന്ന് ഭയപ്പെട്ടാലും ശരി, ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല, രക്തം കാണുന്നില്ല. ഏത് രീതിയിൽ രക്തം കാണുന്നില്ല? ഈ പഞ്ഞു വെച്ചാൽ നിറവ്യത്യാസം വരാത്ത രീതിയിൽ രക്തം കാണുന്നില്ല. എന്നാൽ എന്ത് ചെയ്യുക, വേഗം കുളിച്ചിട്ട് അവളുമായി അവളെ എന്ത് ചെയ്യുക, ജിമാ ചെയ്യൽ ജായിസാണ്, അതിൽ യാതൊരു അതിൽ കറാഹത്ത് പോലും ഇല്ല. അവൾക്ക് ഒരു ഒരു സംശയമുണ്ട്, എന്ത്, ഇനിയും രക്തം മടങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നവർക്ക് സംശയം ഉണ്ട് നിൽക്കുക. എന്നാലും തർക്കമില്ല, എന്നാലും കറാഹത്ത് പോലും ഇല്ല. മനസ്സിലായല്ലേ? കുളിക്കണേന്റെ മുമ്പ് പറ്റൂല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ അതല്ല, കുളിക്കണേന്റെ മുമ്പ് ഒരു പെണ്ണിന്റെ ഹെയ്ല് മാറി അവൾ കുളിച്ചിട്ടില്ല, ആ കുളിക്കണേന്റെ മുമ്പ് അവളുമായി അവളെ സംയോഗം ചെയ്യാൻ പാടില്ല എന്നാണ് മുഴത്തമതായ അഭിപ്രായം. എന്നാൽ അവളെ സംയോഗം ചെയ്യുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്ന് നമ്മുടെ ഷാഫിഈ മദ്ഹബിലെ തന്നെ ചില ഇമാമിങ്ങൾ പറയുകയും അത് അവർ മുഴത്തമതാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് മഷ്ഹൂറായ മുഴത്തമതായ അഭിപ്രായം അതല്ലാതെ മാത്രം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അതല്ല, രക്തം വരവ് നിന്നു, ഏത് രീതി രക്തം വരവ് നിന്നു, അവൾ പിന്നെ അവളുടെ യോനിയിൽ വെള്ള നിറത്തിലുള്ള ഒരു പഞ്ഞ് വെക്കുകയാണെങ്കിൽ ആ പഞ്ഞിയിൽ രക്തത്തിന്റെ കറ കാണാത്ത രീതിയിൽ പിന്നെ രക്തം വരവ് നിന്നിട്ടുണ്ട്. എന്നാൽ അവൾ കുളിച്ച് അവളെ സംയോഗം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, കറാഹത്ത് പോലും ഇല്ല ഇനിയും മടങ്ങി വരാൻ സാധ്യതയുണ്ട് എന്ന് അവൾക്കൊരു സംശയം തോന്നുന്നുണ്ട് നിൽക്കുക. എന്നാലും വിരോധമില്ല എന്ന്. പക്ഷെ അവിടെ സുന്നത്തുണ്ട്, എന്നിട്ടണ്ട ഒരു സൂക്ഷ്മത പാലിക്കുക സുന്നത്ത. ലാക്കിൻ യുന്തബുലഹു അ തവഖുഫു ഇഹ്തിയാതൻ, ഒരു സൂക്ഷ്മത പാലിച്ചിട്ട് അപ്പവിടെ ഒന്നും ചെയ്യാതിരിക്കൽ സുന്നത്താണ്. ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് മടങ്ങി വരണുണ്ടോ ഇല്ലേ എന്നൊക്കെ ശരിക്കും വെയിറ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കൽ സുന്നത്താണ്. നീ വെയിറ്റ് ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിവാദം ഇല്ല എന്നർത്ഥം. പിന്നെ ലൗ അദ്ഖലത്തിൽ ഖുതുനത്ത പറഞ്ഞല്ലോ, ഖറജത്തു ബൈദാ നഖിയത്തൻ ഫയൽസമുഹ ഹീനഇദിൻ ഇൽതിസാമു അഹ്കാമി തുഹരി. ഞാൻ നേരത്തെ ചോദിച്ചത് എന്താണ്, ഒരു പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്ത് അവൾ ഒരു പഞ്ഞി വെച്ചു, എന്നിട്ട് ആ പഞ്ഞി എടുത്തു നോക്കുമ്പോൾ അത് ശുദ്ധമായ വെള്ളം നിറത്തിൽ തന്നെയാണ്, അതിന് രക്തക്കറ ഇല്ല. എന്നാൽ അവൾക്ക് നിർബന്ധമാണ്, എന്ത്, ആ സമയത്ത് ശുദ്ധിയുടെ ഹുക്കും നിർബന്ധമാണ്. ശുദ്ധിയുടെ ഹുക്കും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുളിച്ച് നിസ്കരിക്കേണ്ട സമയമാണെങ്കിൽ നിസ്കരിക്കാൻ നിർബന്ധമാണ്. സുമ ഇൻ ആദ ഖബ്ല ഖംസത അശറ, പിന്നെ 15 ദിവസത്തിന് മുമ്പ് വീണ്ടും രക്തം അടങ്ങി വരുവാണെങ്കിലോ, എന്നാ കഫത്തോടെ നിസ്കാരമൊക്കെ നിർത്തണം. അതന്നെയാണ്, ആദ്യം രക്തം കാണുന്നില്ല, ഏത് രീതിയിൽ കാണുന്നില്ല, ഈ പറഞ്ഞ മാതിരി കാണുന്നില്ല. അപ്പോൾ അവൾ കുളിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്. മറ്റ് ശുദ്ധിയുടെ ഹുക്കുമൊക്കെ അവൾ പാലിക്കൽ നിർബന്ധമാണ്. 15 ദിവസത്തിന് മുമ്പ് വീണ്ടും രക്തം അടങ്ങി വരുവാണെങ്കിലോ കഫത്ത് അവൾ നിസ്കാരം നോമ്പൊക്കെ നിർത്തണം. ഇനി കത്തായ വീണ്ടും രക്തം മുറിയുകയാണെങ്കിലോ ഫാലസ് അത് വീണ്ടും അവർ നിസ്കാരം നോമ്പൊക്കെ വീണ്ടും പ്രവർത്തിക്കുകയും വേണം. അതാണ് വഹാക്കഥ പറഞ്ഞല്ലോ. പിന്നെ വേറെ ചോദ്യം, വദാഇന്റെ തവാഫ് കഴിഞ്ഞാൽ എത്ര സമയം വരെ മക്കയിൽ നിൽക്കാം, മറ്റു ചോദ്യം. വദാഇന്റെ തവാഫ് കഴിഞ്ഞാൽ കൂടുതൽ സമയം വൈകാൻ പാടില്ല. വദാഇന്റെ തവാഫ് കഴിഞ്ഞാൽ പിന്നെ വാഹനത്തിലേക്ക് റൂമിലേക്ക് പോവുക, പിന്നെ വാഹനത്തിലേക്ക് ചരക്കുകളൊക്കെ കയറ്റി വെക്കുക. അപ്പോൾ പോകേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള വല്ല സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെങ്കിൽ വാങ്ങുക. അതിനേക്കാളും അപ്പുറം എന്ത് ചെയ്യാൻ പാടില്ല. വദാഇന്റെ തവാഫ് കഴിഞ്ഞാൽ പിന്നെ മക്കയിൽ പിന്താൻ പാടില്ല. മനസ്സിലായല്ലോ അല്ലേ? വദാഇന്റെ തവാഫ് കഴിഞ്ഞിട്ടേ വേഗം റൂമിൽ പോവുക. റൂമിൽ പോയതിന് ശേഷം അവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവന്റെ വാഹനത്തിൽ കയറ്റേണ്ടി വരുമല്ലോ, വാഹനത്തിൽ കയറ്റുക. പിന്നെ യാത്രാ സംബന്ധമായ വല്ല സാധനങ്ങൾ വാങ്ങാനുണ്ട് നിൽക്കുക, അത് വാങ്ങുക. പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പിന്താം, അതിലും അപ്പുറം പിന്താൻ പാടില്ല. അതിലും അപ്പുറം പിന്താണെങ്കിൽ വീണ്ടും വദാഇന്റെ തവാഫ് ചെയ്യൽ നിർബന്ധവുമാവും. വദാഇന്റെ തവാഫ് കഴിഞ്ഞിട്ടേ പിന്നെ യാത്രാ സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പിന്തലില്ലാത്ത മറ്റു വിഷയങ്ങൾക്കൊക്കെ പിന്തി നിൽക്കുക. എന്നാൽ വീണ്ടും വദാഇന്റെ തവാഫ് ചെയ്യൽ നിർബന്ധമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ വദാഇന്റെ തവാഫ് കഴിഞ്ഞ് പിന്നെ പോരാൻ നേരത്തെ അവന്റെ സ്നേഹിതന്റെ ഉണ്ട് അവിടെ മക്കയെ താമസിക്കുന്നുണ്ട്, അവന്റെ ഉടൻ പോയി അപ്പോൾ പറഞ്ഞ് ചോറ് വെച്ച് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ചോറൊക്കെ വെച്ച് അങ്ങനെ കുറെ അത് കാരണം കുറെ സമയം പിന്തി നിൽക്കുക. എന്നാൽ വീണ്ടും വദാഇന്റെ തവാഫ് ചെയ്യൽ നിർബന്ധമാകും. എന്നാൽ യാത്രാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്തി നിൽക്കുക, എന്നാൽ എന്താവൂല വദാഇന്റെ തവാഫ് പിന്നെ ചെയ്യണ്ട. മനസ്സിലായല്ലോ? പിന്നെ ഖുർആൻ, ഉസ്താദെ ഖുർആൻ അറബിയിലും പിന്നെ അതിന്റെ അർത്ഥം മലയാളത്തിലും പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതില്ലേ, ഖുർആൻ ഇങ്ങനെ ആദ്യം അറബിയിൽ പറയാം, അല്ല അത് ഓതുക, പിന്നെ അതിന്റെ പരിഭാഷ ഒന്ന് പറയുക, എന്നിട്ട് പിന്നെ വേറെ ആയത്ത് ഓതുക, പിന്നെ അതിന്റെ പരിഭാഷ പറയാം. അങ്ങനെ ഓതുന്നത് കേൾക്കുന്നത് കൊണ്ട് പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്ലീസ് ആൻസർ ആസ് പി എം ഇ, മഗ്രിബ് നിസ്കാരത്തിൽ ഇമാം 2 റക്അത്തിൽ സലാം വീട്ടി പിന്നെ എണീറ്റ് ഒരു റക്അത്ത് നിസ്കരിച്ചു, സഹീവിന്റെ സുജൂദ് ചെയ്യുന്നത് കണ്ടു, ഇതിന്റെ രൂപം എങ്ങനെ? ഇതിന്റെ രൂപം അങ്ങനത്തെ തന്നെ വേണ്ടത്. പിന്നെ ഇമാമൻ ചെയ്തു 2 റക്അത്ത് നിസ്കരിച്ചിട്ടേ സലാം വീട്ടിട്ടാണ് പിന്നെ ഓർമ്മ വന്നത് ഇമാമിന് 2 റക്അത്ത് ആയിട്ടുള്ളൂ, 3 റക്അത്ത് ആയിട്ടില്ല എന്ന്. അപ്പോ എന്ത് ചെയ്ത്, അയാൾ വീണ്ടും 1 റക്അത്തും കൂടി എഴുന്നേറ്റ് നീച്ച് നിസ്കരിച്ച് പിന്നെ സഹീവിന്റെ സുജൂദ് ചെയ്തു. സഹീവിന്റെ സുജൂദ് ചെയ്ത് സുന്നത്താണ്. കരുതി കൂട്ടി സലാം വീട്ടിയ നിസ്കാരം പാത്തിലാവും അല്ലേ? മാരി നിസ്കാരേ, മാരിവിന്റെ സലാം കൂട്ടുന്ന സമയത്ത് അതിന്റെ മുമ്പായിട്ട് അയാൾ കരുതി കൂട്ടി സലാം കൂട്ടി നിൽക്കുക, എന്നാൽ നിസ്കാരം പാത്തിലാവും. കരുതി കൂട്ടി ചെയ്യുന്നത് മറന്നു ചെയ്താൽ നിസ്കാരം പാത്തിലാവൂല. സഹീവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. മനസ്സിലായല്ലേ? കരുതി കൂട്ടി ചെയ്താൽ ബാത്തിലാകുന്ന ഒരു കാര്യത്തെ മറന്നു ചെയ്തു നിൽക്കുക, എന്നാൽ നിസ്കാരം ബാത്തിലാകുമോ? നിസ്കാരം പാത്തിലാവൂല. പക്ഷേ എന്ത് സുന്നത്തുണ്ട്? സഹീവിന്റെ സജൂദ് ചെയ്യ സുന്നത്തുണ്ട്. അപ്പൊ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് മുപ്പനന്തേത് സലാം വീട്ടി, ആ സലാം വീട്ടിയത് കരുതി കൂട്ടി സലാം വീട്ടി കണ്ടില്ല, നിസ്കാരം പാത്തിലായി, നിസ്കാരം തന്നെ പാത്തിലായി. ഈ ഈ അയാളിപ്പത് എന്താ ചെയ്തിരിക്കുന്നത്? അയാൾ മറന്നുകൊണ്ട് സലാം വീട്ടിയാണ്, അപ്പൊ നിസ്കാരം പാത്തിലായില്ല. അപ്പൊ എന്ത് ചെയ്തു അയാൾ? പിന്നെ ഒരക്കാലത്ത് കൊണ്ട് വേഗം നിസ്കരിച്ചു, എന്നിട്ട് പിന്നെ സഹീബിന്റെ സജൂദ് ചെയ്യൽ സുന്നത്താണ്, അയാൾ ചെയ്തു. ആ ചെയ്യേണ്ട കാര്യം തന്നെ അയാൾ ചെയ്തിട്ടുള്ളത്. സഹീബിന്റെ സുജൂദിൽ ചെയ്യേണ്ടത് എന്താ? സഹീബിന്റെ സുജൂദ് ചെയ്യേണ്ടത് സാധാരണ സുജൂദിൽ ചെയ്യുന്ന സുബ്ഹാന റബ്ബിയ അലാ വബി ഹംദിഹി എന്നൊക്കെ കണ്ട് സാധാരണ നമ്മൾ സുജൂദ് ചെയ്യാറില്ലേ, അത് തന്നെ ചൊല്ലുക. അതല്ലെങ്കിൽ സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹു, അതും ചെല്ലാം, ഏതുമാവാം. സാധാരണ സുജൂദിൽ ചെയ്യുന്ന സുബ്ഹാന റബ്ബിയ അലാ വബി ഹംദിഹി അതും ആവാം, അതല്ലെങ്കിൽ സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹു എന്നുള്ളതും ആവാം. പിന്നെ മഞ്ഞ നിറമാകുമ്പോൾ, മഞ്ഞ നിറമാകുമ്പോൾ കുളിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ബ്ലഡ് കാണാൻ സാധ്യതയുള്ളത്. നല്ല വെള്ള നിറത്തിനാകുമ്പോൾ കാത്തിരിക്കണം, നല്ല വെള്ള നിറമാകുന്നത് വരെയും കാത്തിരിക്കണം. മഞ്ഞ നിറായിണ്ടാവൂല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് ഒരു പെണ്ണിന് ശുദ്ധിയായി എന്നുള്ളതേ എപ്പോഴാണ് വരിക? ആ പിന്നെ മഞ്ഞ നിറം കാണുമ്പോഴൊന്നല്ല, ആദ്യം ചുവന്ന നിറായി, പിന്നെ മഞ്ഞ നിറായി, മഞ്ഞ നിറം ആയാലൊന്നും ശുദ്ധിയായിട്ടില്ല. പിന്നെയോ പഞ്ഞി വെച്ചു, പഞ്ഞി വെച്ചിട്ട് അത് എടുത്തു നോക്കുമ്പോൾ പിന്നെ എന്താണത്? ബൈറാവ് നഖിയാണ്, വെള്ളം നിറമാണ്. അതിന് രക്തത്തിന്റെ കറ അതിൽ വേറെ പിന്നെ നിറവ്യത്യാസമൊന്നുമില്ല, നിറവ്യത്യാസം ഇല്ല എങ്കിലാണ് ശുദ്ധിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുളിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാണ്. മഞ്ഞ നിറമൊക്കെ കാണുകയാണെങ്കിൽ അപ്പോഴും അവർക്ക് ഹൈബ് തന്നെയാണ്, മാറിയിട്ടില്ല എന്നാണ് എന്റെ അർത്ഥം. 15 ദിവസത്തിനുള്ളിലേ നമ്മുടെ കിതാബിൽ കാണാം, മഹലിലൊക്കെ ആ കാര്യം പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ 15 ദിവസത്തിന്റെ ഇടയിൽ ഏത് രക്തം കാണുന്ന ഹൈബ് തന്നെയാണ്. വെള്ള നിറ അല്ല, മഞ്ഞ നിറമായാലും വേണ്ടില്ല, ചുവപ്പ് നിറമായാലും വേണ്ടില്ല, ഇളം ചുവപ്പായാലും വേണ്ടില്ല, കടും ചുവപ്പായാലും വേണ്ടില്ല, തവിട്ട് കളറായാലും വേണ്ടില്ല, കറുത്തതായാലും വേണ്ടില്ല, ഏത് നിറത്തിൽ രക്തം കണ്ടാലും അതൊക്കെ ഹൈബ് തന്നെയാണ്. പിന്നെ പിന്നെ റമളാനിലെ നോമ്പിനെ ഫസാദാക്കിയത് സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യണം? തുടർച്ചയായി അവർക്ക് പറ്റില്ലല്ലോ, തുടർച്ചയായി 2 മാസം നോമ്പ് വെക്കാൻ പറ്റില്ല. ആ അവിടെ സ്ത്രീകൾക്ക് കഫാർത്തില്ല, അത് മനസ്സിലാക്കാം കേട്ടോ. റമളാനിൽ ജിമായി ചെയ്തുകൊണ്ട് നോമ്പ് മുറിച്ചു, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? നോമ്പ് മുറിച്ചു, സംയോഗം ചെയ്തുകൊണ്ട് നോമ്പ് മുറിച്ചു. എന്നാൽ അവിടെ ആ നോമ്പ് ഖളാ വീട്ടണം അല്ലേ, ഖളാ വീട്ടണം. പിന്നെന്തും വേണം, കഫാർത്ത് കൊടുക്കുകയും വേണം. ഒരടിമയെ മോചിപ്പിക്കുകയോ അതിന് സാധിക്കുകയില്ല എങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പ് നോക്കണം, അതിന് സാധിക്കില്ല എങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം അല്ലേ. ഇതാരുടെ മേലാ നിർബന്ധിച്ചണ്ട? അത് പുരുഷന്റെ മേലാ നിർബന്ധം, സ്ത്രീയുടെ മേൽ അല്ല. സ്ത്രീയുടെ മേൽ നിർബന്ധമില്ല. സ്ത്രീ എന്ത് മാത്രം ചെയ്താൽ മതി? ആ ഒരു ദിവസം നോമ്പ് കളാ കൂട്ടിയാൽ മാത്രം മതി. ഒരു ദിവസത്തെ നോമ്പുണ്ടല്ലോ, അതവർക്ക് നോമ്പ് മുറിഞ്ഞല്ലോ അല്ലേ, ആ നോമ്പ് കളാ കൂട്ടിയാൽ മതി, വേറെ ഒന്നോട് ചെയ്യണ്ട, കഫാർത്തം കൊടുക്കണ്ടോള്. പുരുഷന്റെ മേലാണ് നിർബന്ധം. ചോദ്യം അതാണേ, സ്ത്രീയാണ് രണ്ട് മാസം തുടർച്ചയായി മുമ്പ് അവൾക്ക് വയ്ക്കുമല്ലോ, അതിൽ അവൾക്ക് ഹൈദ് ഉണ്ടാവുമല്ലോ എന്നാണ്. അവൾക്ക് കഫാറത്തെ നിർബന്ധമില്ല, അവൾ നോമ്പ് ആ ഒരൊറ്റ ദിവസത്തെ നോമ്പ് മാത്രം കഥാ കിട്ടിയാൽ മതിയെന്ന. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, സ്ത്രീകൾക്ക് ഇഹ്തികാഫ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്കുമ്പോൾ, സ്ത്രീകൾക്ക് ഇഹ്തികാഫ് ഉണ്ട് ഉണ്ടെങ്കിൽ പുരുഷന്മാരുമായി തന്നെ വേണ്ട വിശദീകരിക്കാൻ പറഞ്ഞ്. സ്ത്രീകൾക്ക് ഇഹ്തികാഫ് ഉണ്ട് എന്ന്, ഇഹ്തികാഫ് ഉണ്ട്. പിന്നെ അവർക്ക് സാധാരണ ഇഹ്തികാഫ് എന്താ? പള്ളിയിൽ പുരുഷൻ നിയത്തോടു കൂടി ഇരിക്കണേനാണ്. പള്ളിയിൽ ഇഹ്തികാഫിന്റെ നിയത്തോടു കൂടി താമസിക്കുന്നതിനാണ് എന്ത് പറയുക? ഇഹ്തികാഫ് എന്ന് പറയാം. അത് സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾക്ക് ഇഹ്തികാഫ് ഉണ്ട്, സുന്നത്തുണ്ട്, അത് പള്ളിയിൽ തന്നെ ഇരിക്കുകയും വേണം, നാളെ ഇഹ്തികാഫ് സഹിയാവുകയും ചെയ്യുള്ളൂ. ഹനഫി മദ്ഹബ് പ്രകാരം പിന്നെ വീട്ടിൽ അവൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട് നിൽക്കുക. ഒരു വീട്ടിൽ പെണ്ണിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ വേറെ സ്ഥലത്ത് നിസ്കരിക്കും, അങ്ങനല്ല, നിസ്കരിക്കാൻ വേണ്ടി അവൾക്ക് പ്രത്യേകമായ റൂമൊക്കെ ഉണ്ട് നിൽക്കുക. എന്നാൽ ആ പള്ളി ആ സ്ഥലത്ത് ഇഴത്തിക്കാഫ് ഇരുന്നാൽ സ്ത്രീകൾക്ക് സഹിയാകും എന്നാണ് ഹനഫി മദ്ഹബ്. അപ്പൊ അങ്ങനെ ആ തഖലീദ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാനേ അതിന്റെ കൂലി കിട്ടും. അതല്ല നമ്മുടെ മദ്ഹബ് പ്രകാരമാണെങ്കിലും മറ്റു മദ്ഹബ് പ്രകാരമാണെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ഇഴത്തിക്കാഫിന്റെ കൂലി കിട്ടണമെങ്കിൽ പള്ളി തന്നെ ഇഴത്തിക്കാഫ് ഇരിക്കണം. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ പള്ളിയിൽ തന്നെ സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം ഇല്ലെന്ന് അതൊക്കെ വെറുതെ പറയട്ടോ, വെറുതെ നമ്മുടെ പള്ളിക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അല്ല ആ ശരിയല്ല, അന്നെ സ്ത്രീകൾക്ക് പള്ളി കടക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഇല്ല, അങ്ങനെ ഇസ്ലാമത്തില്ല എന്ന നിയമമില്ല. അതായത് ഹിന്ദുമതത്തിൽ പിന്നെ സ്ത്രീകൾക്ക് അമ്പലത്തിലേക്കൊന്നും പോകാൻ പാടില്ല, ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞിട്ടില്ല. സാധാരണ മെൻസസ് പ്രായം ഉണ്ടാവില്ല, ആ പ്രായമൊക്കെ കഴിഞ്ഞ ശേഷമേ ഒരു സ്ത്രീക്ക് ശബരിമലക്ക് പോകാൻ പറ്റുള്ളൂ, അമ്പലത്തിലേക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. യുവതികൾക്കൊന്നും അമ്പലത്തിലേക്ക് പോകാൻ പറ്റൂല, ശബരിമലക്കൊന്നും പോകാൻ പറ്റൂല എന്നാ. അഥവാ അങ്ങനെ അവർ പോയിട്ടുണ്ടെങ്കിൽ ഈ എന്ത് ചെയ്യണം, പിന്നെ വല്ല പ്രത്യേക നമ്പൂരിമാരൊക്കെ ഇവിടെ കൊടുത്തിട്ട് അത് ശുദ്ധീകരിക്കലൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അതുപോലെ നമുക്കില്ലാന്ന് ഒരു പെണ്ണ് പള്ളിയിൽ പോയി നിൽക്കുക, അതുകൊണ്ട് അവിടെ ഒരു പ്രത്യേകമായ ശുദ്ധീകരണമൊന്നും വേണ്ട, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മളിവിടെ പറഞ്ഞ എന്താണ്, നിസ്കരിക്കാൻ വേണ്ടി അവൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട് പ്രത്യേകമായ പുണ്യുണ്ടോന്ന്? ഇല്ലാന്ന്. നിസ്കരിക്കാൻ വേണ്ടി അവൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട് അവൾക്കൊരു അത് അതിന് പ്രത്യേകമായ പുണ്യം, ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ എനിക്കറിയില്ല, എന്റെ ഇതാകെ ഇവിടെ എന്താ ചെയ്യാ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടോന്ന് ഉണ്ടാവും എന്ന് വിചാരിച്ച് പറയാണ്, ഉണ്ടാവില്ലല്ലേ പഠിച്ചോ. ആ ഉണ്ട്, അപ്പൊ ശരിയായി. ആ അപ്പൊ സ്ത്രീകളെ നിസ്കരിക്കാൻ വേണ്ടി പിന്നെ സ്ത്രീകൾ പള്ളിയിൽ പോയത് കൊണ്ട് പ്രത്യേകമായ പുണ്യം അവർക്കില്ല. അവർക്ക് പുണ്യം നിസ്കാരം പള്ളിയിലല്ല, അവർക്ക് പുണ്യം പിന്നെ എവിടെയാണ്, അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് അവർക്ക് പുണ്യം. ഇത് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇതൊരു വലിയൊരു അവകാശമായ മാരുണ്ട് അല്ലേ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് ഇതൊരു അവകാശത്തിന്റെ വിഷയമല്ല, ഇത് ഒരു ഒരു ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് പറഞ്ഞാലേ ആ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനുള്ള അവകാശം ഇല്ലെന്ന് നിഷേധിക്കുന്നു, അതല്ല ആ വിഷയമല്ല. ഇവിടെ ഇവിടെ പുരുഷന്മാർ ജുമാക്ക് പോയിട്ടില്ലെങ്കിലേ, പുരുഷന്മാർ ജുമാക്ക് പോയിട്ടില്ലെങ്കിൽ അത് ഇസ്ലാമിക ഗവൺമെന്റ് ആണ് എങ്കിൽ അവനെ ശിക്ഷിക്കും. ഇസ്ലാമിക ഗവൺമെന്റ് ദുന്യവിയ ശിക്ഷ അവന്റെ പിന്നെ അവന്റെ മേൽ നടപ്പിലാക്കും. പുരുഷന്മാർ ജുമാക്ക് പോയിട്ടില്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് അവനെ എതിരിൽ നടപടി സ്വീകരിക്കും, അവനെതിരിൽ നടപടി സ്വീകരിക്കും. ദുനിയാവിൽ ഇസ്ലാമിക ഗവൺമെന്റ് അവനെതിരിൽ നടപടി സ്വീകരിക്കും. ഈ പെണ്ണുകൾ പള്ളിയിൽ പോയിട്ടില്ലെങ്കിലോ, ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ആ ഇസ്ലാമിക ഗവൺമെന്റ് ആ രാജ്യത്തെ പെണ്ണുകൾ പള്ളിയിൽ പോയിട്ടില്ല നിൽക്കുക, എന്നാ അവരെ അവരെ എതിരിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ അവിടുത്തെ ഗവൺമെന്റിന് അധികാരമുണ്ടോ? ഇല്ല, അതന്നെ ഇല്ല. അവിടെ സ്ത്രീകൾക്ക് ഇസ്ലാം പൂർണ്ണമായ കൂടുതൽ സ്ഥാനം നൽകിക്കാണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ ആഹിറത്തിൽ ഒരാൾ മരിച്ചു ചെന്നിട്ട് ജുമാക്ക് പോയിട്ടില്ല എന്നൊക്കെ അള്ളാഹുത്തിൽ അവനെ ചോദ്യം ചെയ്യുമോ, അവനെ ശിക്ഷിക്കും? എന്നാലും സ്ത്രീ പള്ളിക്ക് പോകാത്തതിന്റെ പേരിൽ അള്ളാഹുത്തിൽ അവൾ ചോദ്യം ചെയ്യുമോ? ഇല്ല, അവൾ ശിക്ഷിക്കോ? ഇല്ല. അപ്പൊ അവിടെ അവകാശത്തിന്റെ വിഷയമല്ല, സ്ത്രീക്ക് കൂടുതൽ ആ വിഷയത്തിൽ സ്വാതന്ത്ര്യം നൽകിക്കുകയാണ്. അതെ. പിന്നെ ഏത്തിക്കാഫ്, ഏത്തിക്കാഫിന് പെണ്ണിന് സാധാരണ പള്ളിയിൽ പോയാൽ പിന്നെ നമ്മുടെ നാടുകളുടെ പള്ളിയിലൊന്നും അങ്ങനെ സാധാരണ പോകാൻ പറ്റില്ല, കാരണം അവിടെ പുരുഷന്മാരും കൂടെ കണ്ടാണ് പള്ളിയാണ് ഫിത്തിനാണ്. അത് നല്ല ചേലും കൂടെ ഉണ്ടാവില്ലല്ലേ, ഈ പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ട് ഏത്തിക്കാഫ് ഇരുന്നാല് പിന്നെ ഫിത്തിനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമുണ്ട. അപ്പൊ സ്ത്രീകൾക്കാണ് പള്ളിയിൽ ഏത്തിക്കാഫ് ഇരിക്കണമെങ്കിൽ നല്ല മാർഗമുണ്ട്. ഒരു രാജ്യത്ത് എന്ത് ചെയ്യുക, പെണ്ണുങ്ങൾക്ക് പള്ളിക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു വേറെ പള്ളി ഉണ്ടാവുക, സ്ത്രീകൾക്ക് വേണ്ടി ഒരു വേറെ പള്ളി ഉണ്ടാവുക. പിന്നെ ഒരു മിനിറ്റ്, ഞാന് ഒറ്റ മിനിറ്റ്. ആ പിന്നെന്താണ്, എന്തൊരു വേറെ ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, ഒരു ചോദ്യം. ഖുർആൻ ഹിഫ്ളാക്കിയതിന് ശേഷം മറന്നു പോയാൽ വലിയ കുറ്റമാണെന്ന് കേട്ടു. അത് കുറച്ച് സൂറത്തിൽ മാത്രമാണെങ്കിലും അങ്ങനെയാണോ? ആ, അങ്ങനെ തന്നെയാണ്. ഒരു സൂറത്ത് കാണാതെ പഠിച്ചാൽ മറന്നു പോയാലും കുറ്റം തന്നെയാണ്. ഖുർആൻ കാണാതെ പഠിച്ചാലേ അത് മറന്നു പോവുക എന്നുള്ളത് വലിയ കുറ്റം തന്നെയാണ്. അത് ഒരു സൂറത്താണ് ഒരാൾ കാണാതെ പഠിച്ചത്, അത് മറന്നു പോയി നിൽക്കുക, എന്നാലും അത് കുറ്റം തന്നെയാണ്. പിന്നെ അതിൽ നിന്നും ഒഴിവാകുവാൻ വീണ്ടും ഹിഫ്ൽ ആക്കണോ അതോ തൗബ ചെയ്താൽ മതിയാവുമോ? വീണ്ടും ഹിഫ്ലാക്കുകയും വേണം, പിന്നെ തൗബ ചെയ്യും വേണം. വീണ്ടും ഹിഫ്ലാക്കിയാൽ കഴിഞ്ഞത് മറന്നു പോകേണ്ട കുറ്റം ഒഴിവാവില്ല. അതുകൊണ്ട് പിന്നെന്ത് വേണം? അതിന്റെ തൗബ എന്തെയാണ്? അതിന്റെ തൗബ എങ്ങനെയാണ്? അത് ഹിഫ്ലാക്കുക, പിന്നെ പിന്നെ ആ മറന്നു പോകാനുള്ള വീഴ്ച സംഭവിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യുക. പറഞ്ഞു അങ്ങനെ തെറ്റുപറ്റിയാണ്, എനിക്ക് വലിയ ഖേദമുണ്ട്, അതാ തൗബ എന്ന് പറയുമ്പോൾ അതാണല്ലോ. പിന്നെ അത് അത് ആ സംഭവിച്ചതിന്റെ പേര് വലിയ ഖേദമുണ്ടാവുക, ഇനി ഒരിക്കലും പിന്നെ എന്റെ വീഴ്ച ആയിട്ട് ഒരിക്കലും മറന്നു പോലുണ്ടാവൂല എന്ന ഒരു അസുമ അവനുണ്ടാവുകയും ചെയ്യുക. അപ്പൊ അതാണ്. അപ്പൊ ഖുർആൻ ഓതി പഠിച്ചു, അതെന്ത് ചെയ്ത് മറന്നുപോയി, അത് മറന്നുപോയത് കുറ്റകരമാണ്, അതിന്റെ തൗബ എന്താണ്? ആ മറന്നുപോയത് വീണ്ടും മനഃപ്പാഠമാക്കുകയും മറന്നുപോയതിന്റെ പേരിൽ അള്ളാഹു തആലയോട് തൗബ ചെയ്യുകയും ചെയ്യുക. പിന്നെ അതെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. അത് മാത്രമല്ല, ചെയ്യേണ്ടുന്നൊരു കാര്യം ചെയ്തില്ലാന്ന് നിൽക്കുക, അതിന്റെ പേരിൽ തൗബ ചെയ്യാറുണ്ട്. ആ കാര്യം ചെയ്യും വേണം, അപ്പോൾ ചെയ്യാത്തതിന്റെ പേര് തൗബ ചെയ്യുകയും വേണം. അങ്ങനെ തന്നെയാണ് നിസ്കാരത്തിൻ്റെയൊക്കെ. അങ്ങനെ തന്നെയല്ലോ നിസ്കാരം കള്ളായാലൊക്കെ അങ്ങനെ തന്നെയാണ്. നിസ്കാരം കള്ളായാൽ തൗബ ചെയ്താൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? നിസ്കാരം കള്ളായ കൂട്ടുകയും വേണം, പിന്നെ തൗബ ചെയ്യും വേണം. പിന്നെ ഈ പെരുന്നാൾ നിസ്കാരം സ്ത്രീകൾക്ക് ഇടങ്ങായിൽ പോകാമോ? എന്താണ് ഇടകൈ ഈദ്ഗാഹിൽ പോകാമോ? എല്ലാം സ്ത്രീകൾക്ക്, പെരുന്നാൾ നിസ്കാരം ഒന്നുമല്ല, ഏത് നിസ്കാരവും സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം. ഏത് നിസ്കാരവും അങ്ങനെ തന്നെയാണ്. ഒരു പെണ്ണ് ഈദ്ഗാഹിലേക്ക് പോയിട്ട് പെരുന്നാൾ നിസ്കരിച്ച് നിൽക്കുക, എന്നാൽ നിസ്കാരം സഹിയാവൂല എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോഴൊരു പെണ്ണ് പള്ളി പോയിട്ട് നിസ്കരിച്ച് നിൽക്കുക, എന്നാൽ അവൾ നിസ്കാരം സഹിയാവൂല എന്നല്ല ഈ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു പെണ്ണ് ജുമാക്ക് പോയിട്ട് ജുമാ നിസ്കരിച്ച് നിൽക്കുക, എന്നാൽ അവൾ ജുമാ സഹിയായിട്ടില്ല, അവൾ ദുഹ്റ് മടക്കി നിസ്കരിക്കണം എന്നല്ല ഈ പറഞ്ഞത്. ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോയി, നിർബന്ധമില്ല, അവൾക്ക് പള്ളിയിൽ പോകാൻ നിർബന്ധമില്ല. ഇനി ഒരു പെണ്ണ് എന്ത് ചെയ്ത് പറഞ്ഞേക്കാതെ പള്ളിയിൽ പോയി, അങ്ങനെ അവൾ ജുമാ നിസ്കരിച്ച് നിൽക്കുക, ജുമാ തുറന്ന് ഞാൻ അവൾ ദുഹ്റിനെ മടക്കി നിസ്കരിക്കുന്നു വേണ്ട, ആ ജുമാ സഹിയായിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഉത്തമം, അവൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കൂടിയിട്ടാവേണ്ട പണി ചെയ്യണേലേ, അള്ളാഹു തആല കൂടുതൽ കൂലി കൊടുക്കുക അവിടെ വീട്ടിൽ വെച്ച് അവൾ ദുഹ്റ് നിസ്കരിച്ചാലാണ്. പള്ളിയിൽ പോയിട്ട് ജുമാ നിസ്കരിച്ചതിനേക്കാളും പറച്ചം കൂടുതൽ കൂലി കൊടുക്കേ അവിടെ വീട്ടിൽ വെച്ച് അവൾ ദുഹ്റ് നിസ്കരിച്ചാലാണ്. അതാണ്. അതുപോലെ തന്നെയാണ് ഏറ്റിക്ക, പിന്നെ ഏത്, പിന്നെ പെരുന്നാൾ നിസ്കാരവും മറ്റു നിസ്കാരമൊക്കെ തന്നെയാണ് അവിടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാലാണ് പറച്ചോണ്ടിരുന്ന കൂലി കൂടുതൽ കൂലി കിട്ടുക എന്ന്. അപ്പോ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ നിസ്കാരമല്ലാത്ത ചിന്തകൾ വന്നാൽ നിസ്കാരം ശരിയാകുമോ? നിസ്കാരമൊക്കെ ശരിയാവും. നിസ്കാരത്തിൽ നിസ്കാരമല്ലാത്ത ചിന്ത വന്നാൽ നിസ്കാരം ബാത്തിലാകുന്നില്ല, നിസ്കാരമൊക്കെ ശരിയാവും. നിസ്കാരത്തിലേ നിസ്കാരത്തിന്റെ ചിന്ത അല്ലാത്തൊരു ചിന്ത വന്നാലൊക്കെ നിസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞാലും നല്ല ചേരുമ്പോൾ ഉണ്ടാവില്ല അല്ലേ? ആ അല്ല, നിസ്കാരമൊക്കെ ശരിയാവും. അതുകൊണ്ട് പിന്നെ ഖുശൂഏ എത്രത്തോളം ഉണ്ടാകും അത്രത്തോളമാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുക, അതിന് പൂർണ്ണമായ കൂലി ലഭിക്കുക. ആ നിസ്കാരത്തിൽ നിസ്കാരമല്ലാത്ത ചിന്തയൊന്നുമല്ല ഇല്ലാത്ത രീതിയിലാകുമ്പോഴാണ് കൂടുതൽ കൂലി കിട്ടുക. ഇനി അതല്ല നിസ്കാരത്തിൽ വേറെ ചിന്ത വന്നാലും നിസ്കാരം സഹിയാകും. നിസ്കാരം സഹിയാവണമെങ്കിൽ നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും പാലിച്ചാൽ മതി. നിസ്കാരത്തിന്റെ ഷർത്തൊക്കെ ഉണ്ടല്ലോ, ആ ഷർത്തൊക്കെ അവൻ പാലിച്ചിട്ടുണ്ട്, ആ ഫർളുകളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്, എന്നാലും നിസ്കാരം സഹിയാകും. പക്ഷേ എത്രത്തോളം വേറെ ചിന്ത വരുന്നുവോ അത്രത്തോളം കൂലി കുറയും. പൂർണ്ണമായി നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ പൂർണ്ണമായ കൂലി കിട്ടും. എത്ര ശ്രദ്ധ എത്രത്തോളം ശ്രദ്ധ തെറ്റിയോ അത്രത്തോളം കൂലി കുറയും. അതാ പിന്നെ തറാബീഹ് നിസ്കാരത്തിന് 20 റക്അത്ത് അല്ലാതെ ചുരുങ്ങിയ രൂപം ഉണ്ടോ? ചുരുങ്ങിയ രൂപം ഇല്ല, അങ്ങനല്ല. തറാബീഹ് നിസ്കാരം 20 റക്അത്താണ്. 20 റക്അത്താണ് ബഹുമാനപ്പെട്ട പിന്നെ സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും എല്ലാ മദ്ഹബിലും തറാബീഹിന്റെ റക്അത്ത് 20 റക്അത്താണ് കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഒരാള് ആ ഉദ്ദേശമാണ്, അയാളുടെ ഇഅ്തിഖാദ് അതാണ്, അയാളുടെ വിശ്വാസം അങ്ങനെയാണ്, തറാബീഹ് 20 റക്അത്താണെന്ന്. എന്നിട്ട് ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചുള്ളൂ, എന്നാൽ അതിന്റെ ആ 2 റക്അത്തിന്റെ കൂലിയേ കിട്ടുള്ളൂ. 4 റക്അത്ത് നിസ്കരിച്ച 4 കൂലി കിട്ടും, 6 നിസ്കരിച്ച 6 കൂലി കിട്ടും, 8 റക്അത്ത് നിസ്കരിച്ച 8 കൂലി കിട്ടും, 20 നിസ്കരിച്ചാൽ പൂർണ്ണമായ കൂലി കിട്ടും. അങ്ങനെയാണ് അതിന്റെ എല്ലാ തറാബീഹിന്റെ ചുരുങ്ങിയ രൂപം എന്നുണ്ടല്ലോ, അങ്ങനെ രൂപം ഇല്ല. തറാബീഹ് 20 റക്അത്താണ്. സാധാരണ ഇതിലൊക്കെ ഉണ്ടല്ലേ വിത്തറിന്റെ കാര്യങ്ങളൊക്കെ, വിത്തറിന്റെ കാര്യത്തിലൊക്കെ ഉണ്ട് കിതാബിൽ കാണാനുണ്ട്, നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ വിത്തർ അത് ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്താണ്. അതിനാൽ കമാൽ അല്ലേ, ഏറ്റവും ചുരുങ്ങിയതും അല്ല എന്നാൽ കൂടുതലും അല്ല, അങ്ങനത്തെ രൂപം 3 റക്അത്താണ് അല്ലേ. പിന്നെ അത് അധികരിച്ചാൽ 11 റക്അത്താണ് എന്ന് നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ കാണാം. ദുഹ അധികരിച്ചാൽ 8 റക്അത്താണ്, 2 റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയത്. ഒരു അതിന് കമാൽ എന്ന് പറഞ്ഞാൽ അത് 4 റക്അത്താണ്. അതുപോലെ എന്തിനില്ല തറാബീഹിന്റെ റക്കയത്തിനെ കുറിച്ച് നമ്മുടെ ഫിഖിന്റെ കിതാബുകളാണ് കാണുന്നത്. ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്താണ്, ഒരു പിന്നെ ഒരു അദ്നൽ കമാൽ 8 റക്അത്താണ്, ഏറിയാൽ 20 റക്അത്താണ്, അങ്ങനെ ഒന്നും കാണൂല. പിന്നെ എന്താണ് തറാബീഹ്? അത് ഇസ്ഹുറു റക്അത്തൻ, അത് 20 റക്അത്താകുന്നു. അത് തറാബീഹാണ് 20 റക്അത്താണ്. പിന്നെ എന്തായിരിക്കും നമ്മുടെ ഫുഖഹാക്കൾ അങ്ങനെ പറയാഞ്ഞത്? ദുഹാന്റെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിത്തറിന്റെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ തറാവീഹിന്റെ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് അത് അങ്ങനെ സംഭവിച്ചത്? ദുഹ ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അദ്നൽ കമാൽ 4 പറഞ്ഞിട്ടുണ്ട്. അധികരിച്ചത് അക്സറുഹ എത്രയാണ്? 8 പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ദുഹ തറാവീഹിനെ കുറിച്ചാണ് പറഞ്ഞിട്ടില്ല. എന്താണ് കാരണം? കാരണം തറാവീഹ് 20 റക്അത്ത് അല്ലാതെ നിസ്കരിച്ചത് അവരാരും അറിഞ്ഞിട്ടില്ല, അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. അതാണ് നേരെ മറിച്ച് അതല്ല, ബഹുമാനപ്പെട്ട റസൂലും സഹാബത്തൊക്കെ 2, 4, 6, 8 വഹാൻ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ്. ഇനി ഒരാൾ ഇതല്ലോ, അത് മൊത്തത്തിലുള്ള നയമാണ്. ഇതാണ് ഏത്? ഇനി ഒരാൾ സുന്നത്തിസ്കാരാണ്, സുന്നത്തിസ്കാരം അത് പൂർണ്ണമായും നിസ്കരിച്ചില്ല, പിന്നെ അതിന് കുറച്ച് നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടും, ഒരു സംശയമൊന്നുമില്ല. പിന്നെ തുപ്പൽ നജസാണ്, തുപ്പൽ നജസല്ല, തുപ്പൽ നജസല്ല. വേറെ ചോദ്യം, ബാത്റൂമിൽ വെച്ച് വുളു എടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ബാത്റൂമിൽ വെച്ച് വുളുണ്ടാക്കുന്ന വുളുത്താൻ വുളു സഹിയാകും. പക്ഷെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് വുളു ചെയ്യൽ കറാഹത്താണ്. ഇനി അവിടെ വെച്ചാണ് ഒരാൾ വുളു ചെയ്തത്, എന്നാൽ വുളു സഹിയാകും. പക്ഷേ ആ സ്ഥലത്ത് വെച്ച്, ബാത്റൂമിൽ എല്ലാ സ്ഥലത്തും വെച്ചല്ല, മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന ആ സ്ഥലം, അവിടെ വെച്ച് വുളു ചെയ്യൽ കറാഹത്താണ്. ഉസ്താദ്, ദൂര യാത്രക്കാരന് നോമ്പ് പിടിച്ചില്ലെങ്കിൽ അത് കളാവ് വീട്ടുമ്പോൾ ഫിദിയെ കൊടുക്കണം? വേണ്ട, ദൂരയാത്രക്കാരനാണ് അവന് നോമ്പ് നോക്കൽ, ആ യാത്രാ സമയത്ത് നോമ്പ് നോക്കൽ നിർബന്ധമില്ല. പിന്നീട് അവൻ അത് കളാവ് വീട്ടിയാൽ മാത്രം മതി, പിന്നെന്ത് വേണ്ട, ഫിദിയെ കൊടുക്കണ്ട. അത് കളാവ് വീട്ടിയാൽ മാത്രം മതി പറഞ്ഞാൽ അടുത്ത റമദാന്റെ മുമ്പായിട്ട് കളാവ് വീട്ടുകയാണെങ്കിൽ കളാവ് വീട്ടിയാൽ മാത്രം മതി. നേരെ മറിച്ച് അടുത്ത റമദാന്റെ മുമ്പായിട്ട് അവൻ കളാവ് വീട്ടുന്നില്ല, അടുത്ത റമദാൻ ശേഷമാണ് കളാവ് വീട്ടുന്നത്, എന്നാൽ കളാവ് വീട്ടിയാൽ മാത്രം പോരാ, ഫിദിയും കൊടുക്കണം. ഉസ്താദെ, നോമ്പുകാരനെ അറാഖ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അനുവദനീയമാണെന്ന് മാത്രമേ സുന്നത്താണ്. നോമ്പുകാരനെ സാധാരണ തന്നെ നോമ്പുകാരനല്ലാത്തവർ മിസ്വാഖ് ചെയ്യൽ സുന്നത്താണ്, അറാഖ് കൊണ്ട് മിസ്വാഖ് ചെയ്യൽ ഏറ്റവും അഫ്വലാണ്. നോമ്പുകാരനും അതേ വിധി തന്നെയാണുള്ളത്. എന്നാൽ ഉച്ചയുടെ ശേഷം വായക്ക് പകർച്ചൊന്നും ഇല്ല എങ്കിൽ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണെന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എങ്ങനെ? നോമ്പുകാരന് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, അറാക്ക് കൊണ്ടാവൽ ഏറ്റവും കൂടുതൽ പിന്നെ ഉത്തമമാണ്. എന്നാൽ ഉച്ചയുടെ ശേഷം, ലുഹറിന്റെ ശേഷമേ, ലുഹറായതിനു ശേഷം പിന്നെ വായക്ക് പകർച്ചൊന്നും ഇല്ല എങ്കിൽ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണെന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എന്നാൽ കറാഹത്തില്ല എന്ന അഭിപ്രായവും ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. എന്നാൽ വായക്ക് പകർച്ച ഉണ്ട് നിൽക്കുക, ഉറങ്ങി നീച്ച് അങ്ങനെ വായ എന്ത് ചെയ്ത് ആകെ പകർച്ചയായിരിക്കുന്നു, എന്നാൽ അവിടെ മിസ്വാക്ക് ചെയ്ത് കറാഹത്തില്ല, സുന്നത്ത് തന്നെയാണ്. പിന്നെ ഉസ്താദ്, ഗൾഫ് രാജ്യങ്ങളിലെ, ഞാൻ ഒന്ന് ഡി എൻ ഡി ആക്കിയിട്ടുണ്ട് പേട്ടാ, ഞാൻ ഒന്ന് ഡി എൻ ഡി ആക്കിയിട്ടുണ്ട്. അത് എനിക്ക് ഈ പി എം വന്ന പി എം വായിക്കാനുള്ള സുഖത്തിന് വേണ്ടിയാണ്. മറ്റത് ഞാൻ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കും, കുറച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. പിന്നെ കൂടുതൽ പി എം ഉണ്ടാകുമ്പോഴേ എന്താണ് ഇപ്പോൾ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പി എം കുറയാണ്ടായാൽ പിന്നെ പി എം വായിക്കാൻ സാധിക്കണില്ല. അപ്പോൾ ആദ്യം തന്നെ പ്രശ്നം ഉണ്ടായി എനിക്ക് തോന്നുന്നത് കൂടുതൽ പി എം വന്നതുകൊണ്ടാണത്. നോമ്പിൻ്റെ മുമ്പൊക്കെ നോമ്പിന് കൂടുതൽ സാധാരണത്തിനേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താണാവോ, കൂടുതൽ പി എം ഉണ്ട് വരുമ്പോൾ വായിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് വായന കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ ഞാൻ തീർച്ചയായും ഈ ഇത് ഒഴിവാക്കും. പിന്നെ എന്താണ്, ഗൾഫ് രാജ്യങ്ങളിലെ അധികം പള്ളിയിലും ഫാത്തിഹയിൽ ബിസ്മി ഓതുന്നില്ല, നിസ്കരിക്കാൻ നിയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെ, ഏതെങ്കിലും മാറ്റം ഉണ്ടോ? അതൊന്നും വേണ്ട. ഗൾഫ് രാജ്യങ്ങളിൽ അധികം പള്ളികളിലും ഫാത്തിഹയിൽ ബിസ്മി ഓതുന്നില്ല എന്ന് നമുക്ക് ഉറക്കെ ഓതുന്നില്ല എന്ന് പറഞ്ഞാൽ മതി, ഉറക്കെ ഓതുന്നില്ല എന്ന്. ഫാത്തിഹയിലെ ബിസ്മിയെ ഉറക്കെ ഓതുന്നില്ല, ആ ഇമാമൻ പതുക്കെ ഓതുണ്ടാവും, ആ ഇമാമ് പതുക്കെ ഓതുന്നുണ്ടാകും എന്ന നല്ല വിചാരം ആ ഇമാമിനെ കുറിച്ച് വിചാരിക്കുകയും പിന്നെ എന്നിട്ട് അയാളെ തുറന്ന് നിസ്കരിക്കുകയും ചെയ്യുക, അതന്നെ വേണ്ടത്. ഒരു ഇമാമ് പിന്നെ ബിസ്മി ഓതുന്നത് നമ്മൾ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അയാളെ തുറന്ന് നിസ്കരിക്കാതിരിക്കണ്ട, അയാളെ തുറന്ന് നിസ്കരിക്കണം, നിസ്കരിക്കാം. പിന്നെ അയാളെ കുറിച്ച് നല്ല വിചാരം വിചാരിക്കുക, എന്ത്, അയാൾ പതുക്കെ ഓതുന്നുണ്ടാകും. പിന്നെ ഉസ്താദെ, അവസാനത്തെ എന്താണ്, ഉസ്താദെ ഇനിയിപ്പോ അതിന് കിട്ടണില്ല, ഉസ്താദെ അവസാനത്തെ നോമ്പിൽ നാട്ടിൽ പോകുമ്പോൾ അവിടെ ശവ്വാൽ രണ്ടായിരിക്കും, രണ്ടായിരിക്കാം. അപ്പോൾ ഫിത്ർ സക്കാത്ത് എവിടെ എപ്പോൾ കൊടുക്കണം? ഫിത്ർ സക്കാത്ത് അങ്ങനെ, ഫിത്ർ സക്കാത്ത് റമളാനിലെ അവസാനത്തെ ദിവസം, റമളാനിലെ അവസാനത്തെ ദിവസം ഉണ്ടല്ലോ, ആ ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ എവിടെയാണ് മുഖീമായിട്ടുള്ളത് അവിടെയുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. റമളാനിലെ അവസാനത്തെ ദിവസേ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ റംളാനിലെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നിങ്ങൾ നാട്ടിൽ പോകണം നിൽക്കുക. എന്നാൽ നിങ്ങളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എവിടെയാണ്? പിന്നെ നിങ്ങൾ ആ ഗൾഫിലുള്ള നിങ്ങളുടെ ആ മഹലിൻ്റെ അവിടുത്തെ നിങ്ങൾ കൊടുക്കേണ്ടത്. ആ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണത് അവിടെ കൊടുക്കേണ്ടത്, അല്ലാതെ നാട്ടിൽ പോയതിന് ശേഷം അവിടെ അല്ല കൊടുക്കേണ്ടത്. ഇനി അതല്ല, റംളാനിലെ അവസാനത്തെ സമയം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നിൽക്കുക, എന്നാലും പിന്നെ അവിടെയാണ് കൊടുക്കേണ്ടത്. ഇനി യാത്രയിലാണവൻ, ഇനി യാത്രയിലാവൂല്ലോ ചിലപ്പോ അല്ലേ, നാട്ടിലേക്ക് ഇവിടെ ഗൾഫിൽ നിന്ന് വിടുകയും ചെയ്തിട്ട് നാട്ടിലേക്ക് എത്തിയിട്ടില്ല. എപ്പോ, റംളാനിലെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, എന്നാൽ എവിടെയാണോ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവനുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. അവിടെയുള്ള ഏതെങ്കിലും ഫക്കീർ മിസ്കിമാർക്ക് കൊടുക്കണം, അവിടെ നിന്ന് ഫക്കീർ മിസ്കിമാരുണ്ടാവൂലേ കൊടുക്കണം. പിന്നെ ഇനി അവിടെ കൊടുക്കാൻ പറ്റില്ല നിൽക്കുക അവന്, എന്നാൽ അവിടെ ആരെങ്കിലും വക്കാലത്താക്കാൻ പറ്റും നോക്കണം അവൻ. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ അവിടെ നമുക്ക് അരിയൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇത് ഒരാളെ കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല നിൽക്കുക, എന്നാൽ ആരെങ്കിലും ഒരാളെ വക്കാലത്താക്കുക, അവിടെയുള്ള ഫക്കീർ മിസ്കിന്മാരുന്ന ആർക്കെങ്കിലും അവൻ്റെ ഫിത്ർ സക്കാത്ത് വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ അവിടെ വക്കാലത്താക്കുക. അവിടെ അതിനും പറ്റില്ല നിൽക്കുക, അതിനും പറ്റിയില്ല അല്ലേ. എങ്ങനെ, അവൻ ഗൾഫുകാരനാണ്, അവൻ ഇവിടുന്ന് വിടും ചെയ്ത്, പിന്നെ കാരണം ഇവൻ വിട്ടതെപ്പോഴാണ്, റംളാനിലെ അവസാനത്തെ ദിവസം സൂര്യാസ്തമിക്കണതിന് മുമ്പായിട്ട് ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. ഫ്ലൈറ്റിലൊക്കെയാണ്, ഫ്ലൈറ്റിലാണ് ഇപ്പോൾ സൂര്യനാസ്തമിക്കുന്ന സമയത്ത്. ആ ഫ്ലൈറ്റിലാണ്. അപ്പൊ ഇപ്പൊ എന്താ ആ അവിടെ കൊടുക്കേണ്ടതായിരിക്കാണ്, എവിടെ ചെണ്ട കൊടുക്കേണ്ടത്? ആ പ്ലെയിനിന്റെ നേരെ ചോട്ടിലുള്ള മഹലുണ്ടല്ലോ, അവിടുത്തെ ആൾക്കാരൊക്കെ കൊടുക്കണ്ടത് ശരിക്ക്. ഫ്ലൈറ്റ് പോയതൊരു രാജ്യത്തിന്റെ മേൽക്കൂടിക്കാരില് പോവല്ലേ. അപ്പൊ ആ പ്ലെയിന്റെ ആ സൂര്യാസ്തമിക്ക സമയത്ത് ആ പ്ലെയിന്റെ നേരെ താഴെ മഹലിലേക്കാണ് കൊടുക്കേണ്ടത്. അതിന് സൗകര്യം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? സൗകര്യം ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ചെണ്ട എന്തെല്ലാം മാർഗമുണ്ട്? ഫിത്ർ സക്കാത്ത് ഒന്ന് മുതൽ കൊടുക്കാലോ, റമളാൻ ഒന്ന് മുതൽക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം അല്ലേ. റംസാന്റെ മുമ്പാവരുത്, റംസാൻ ഒന്ന് മുതൽക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അങ്ങനെ അങ്ങനെയൊക്കെ ആകും എന്ന് പിന്നെ സംശയമുണ്ടാവുന്ന ആളുകൾ പോകുന്നതിന് മുമ്പ് തന്നെ, പോണേന് മുമ്പ് തന്നെ എന്തേ ഫിത്ർ സക്കാത്ത് കൊടുത്താണ് പോവുക. ആ ഞാൻ ഡി എൻ ഡി ആക്കിയതാണ്, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒഴിവാക്കും ഇൻഷാല്ലാ. ഒരു ആവശ്യത്തിന് വേണ്ടി ഡി എൻ ഡി ആക്കിയതാണ്. റമളാൻ റമളാൻ ഒന്ന് മുതൽക്ക് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാലോ. അപ്പൊ അത്തരം ആളുകൾ എന്ത് ചെയ്യുക? അവൻ പ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവൻ പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അവന്റെ ആ ഗൾഫിലുള്ള നിക്ക കൊടുത്താൽ അതിന്റെ സമയം കടന്നതിന് ശേഷം, സമയം കടക്കാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമായി ആ ഫിത്ർ സക്കാത്ത് കൊടുത്തു, പിന്നെ അവന് മടക്കി കൊടുക്കണ്ട. പിന്നെ റംസാന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ വേറെ സ്ഥലത്തായി നിൽക്കുക, എന്നാൽ പിന്നെ അവിടെ വീണ്ടും കൊടുക്കേണ്ടതില്ല. മനസ്സിലായല്ലോ ലപ്പി പറഞ്ഞ? മനസ്സിലായില്ലേ? ഇപ്പൊ എന്തെല്ലാം ഇനി എന്തെല്ലാം മാർഗമായിപ്പല്ലേ? എല്ലാ മാർഗമായല്ലോ. അപ്പൊ ഇനി ആ പ്രശ്നം അവിടെ തീർന്നില്ലേ? റംസാന്റെ ആദ്യം മുൽക്ക് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? എവിടെയെങ്കിലും ഫിത്ർ സക്കാത്ത് കൊടുത്തു, പിന്നീട് അവൻ എന്ത് ചെയ്തു? റംസാന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ വേറെ എവിടെയെങ്കിലും ആയിരുന്നു, അവിടെ പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമായ സമയത്ത് അവന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഇനി മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം, അവൻ പോണതിന് മുമ്പ് തന്നെ അത് കൊടുത്തു വിട്ടാം, അതല്ലെങ്കിൽ ആരെയും വക്കാലത്താക്കാം. അതൊക്കെ തന്നെ എന്റെ വിഷയം. ആയിക്കോട്ടെ. പിന്നെ ഉസ്താദേ, എന്റെ കമ്പനിയിലെ മാനേജർ പാകിസ്ഥാനിയാണ്, എന്നാൽ അദ്ദേഹം വുളു എടുക്കുമ്പോൾ കാല് കഴുകാറില്ല, എന്നാൽ ഇവരോട് കൂടി തുടർന്ന് നിസ്കരിച്ചാൽ ശരിയാകുമോ? പറ്റൂല, കാല് കഴുകണല്ലോ. വുളു എടുക്കുമ്പോൾ പിന്നെ വുളുവിന്റെ ഫർദ്ദപ്പെട്ടതല്ലേ ഏത്? കാല് കഴുകുക. എല്ലാ മദ്ഹബിലും നിർബന്ധം തന്നെയാണത്. എല്ലാ മദ്ഹബിലും നിർബന്ധം തന്നെയാണ് കാല് കഴുകല്. എല്ലാ മദ്ഹബും ഒഴിവില്ല. അപ്പൊ ഒതു കൊടുക്കുമ്പോൾ കാല് കഴുകാത്ത ചെവിയും തറഞ്ഞിട്ടാണ് അത് കയറി പോവുക നിൽക്കുക. എന്നാൽ അങ്ങനത്തെ ഒരു വ്യക്തിയെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. കാരണം അയാൾ ഒന്നും സഹിയായിട്ടില്ല. അയാൾ ഒതുല്ലാതെ നിസ്കരിക്കണം. ഒതുല്ലാതെ നിസ്കരിക്കുന്ന ആൾ തുടരാൻ പറ്റുമല്ലോ. ഇനി അയാൾ ചോദിക്കണത് ഇപ്പൊ കാല് കഴുകാറില്ല, അദ്ദേഹം ഹുഫയുടെ മേൽ തടവാറാണ്, അങ്ങനെയാണ് അയാൾ തുടരാം. ഹുഫന്റെ മേൽ തടവാം. അത് നമ്മുടെ മദ്ഹബിനും തന്നെ, ഹുഫാണെങ്കിൽ ഹുഫന്റെ മേൽ തടവിയാൽ മതി, കാല് കഴുകേണ്ടതില്ല. ഇനി ഹുഫല്ല, ഷോക്സാണ് നിൽക്കുക. ഷോക്സിന്റെ മേൽ തടവുകയാണെങ്കിൽ പറ്റുകയില്ല എന്നാണ് പിന്നെ എല്ലാ മദ്ഹബും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഹനഫി മദ്ഹബിൽ നമ്മൾ പറഞ്ഞു, ഹനഫി മദ്ഹബിൽ ഷോക്സ് സാധാരണ ഷോക്സ് അല്ല, നല്ല കട്ടിയുള്ള ഷോക്സാണ് എങ്കിൽ, അതായത് അത് പിടിച്ച് കെട്ടാതെ തന്നെ കാലിൽ ശരിക്കും ഉറച്ച് നിൽക്കുന്നതാണ്, അതിനെ മേൽ വെള്ളം തടവിയാൽ ആ വെള്ളം പിന്നെ ഒലിച്ചിട്ടെന്ത് ചെയ്യുക, കാല് നനയുകയില്ല, പിന്നെ അത് അതിൽ കൂടെ നോക്കിയാൽ കാലൊന്നും കാണൂല. ആ രീതിയിൽ കട്ടിയുള്ള രീതിയിൽ ഷോക്സ് ആണെങ്കിൽ അതിൻ്റെ മേൽ തടവാം എന്നാണ് ഹനഫി മദ്ഹബ്. അപ്പോൾ ആ മദ്ഹബ് ഈ വക നിബന്ധനത്തെ ഷോക്സ് ആണ് അയാൾ ധരിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഷോക്സിനെ മേലാണ് അയാൾ തടവിയിട്ടുള്ളത്, എന്നാൽ അയാൾ ഒന്നും സഹിയായിട്ടുണ്ട്. അപ്പോൾ അയാൾ തുറന്ന് നിസ്കരിക്കുന്ന കൊണ്ടും വിരോധമില്ല. പിന്നെ തൽക്കാലം ജുമാ നടത്താൻ പറ്റുമോ, താൽക്കാലിക ജുമാ നടത്താൻ പറ്റുമോ എന്ന്? താൽക്കാലിക ജുമാ നടത്തുക ചെയ്യാം. എങ്ങനെ ചെണ്ട? താൽക്കാലിക ജുമാ, ജുമാ സഹിയാണെങ്കിൽ എന്ത് വേണം? ജുമാ സഹിയ ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിച്ചാൽ മതി. ഈ ജുമാ സഹിഹാവണമെങ്കിൽ ആ മഹല്ലുകാരായ പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ 40 പുരുഷന്മാർ വേണം ആ ജുമാക്ക്. ഏതെങ്കിലും ആൾക്കാരൊക്കെ പാടെ കൊണ്ട് ജുമാ നടത്താൻ പറ്റില്ല. നമ്മുടെ മദ്ഹബ് മാത്രമല്ല, ഹംബലി മദ്ഹബൊക്കെ അങ്ങനെ തന്നെയാണ്. മാലിക്കി മദ്ഹബിൽ മാത്രം 40 പേര് വേണ്ട, 12 പേര് എന്നാണ്. ആ 40 പേരാവട്ടെ 12 പേരാവട്ടെ, അത് ആരായിരിക്കണം? ആ മഹല്ല് നിവാസികളായിരിക്കണം, ആ മഹല്ലുകാരാവണം. ആ മഹല്ലുകാരായ പിന്നെ 40 പേര് ജുമാക്ക് വേണം, അങ്ങനെയുള്ള ജുമായെ സഹിയാവുള്ളൂ. പിന്നെ അവിടെ വേറുള്ള ഒരു വിഷയം, അവിടെ ഒരു ഒരു മഹല്ലിൽ രണ്ട് ജുമാ പറ്റുകയില്ല, ഒരു മഹല്ലിൽ ഒരു ജുമയെ പറ്റുള്ളൂ. ഇനി രണ്ട് ജുമാ ഉണ്ടെങ്കിലോ രണ്ടും ഒരേ സമയത്താണ് നിൽക്കുക, എന്നാൽ രണ്ടും സഹിയാവുകയില്ല. ഇനി അതല്ല, രണ്ട് ജുമാ ഒരു സ്ഥലത്തുണ്ടായി എന്നാൽ ആദ്യം ഏത് ജുമായിലെ ഇമാമാണോ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയത് ആ ജുമായ സഹിയാവുള്ളൂ, മറ്റേത് സഹിയാവുകയില്ല എന്നാണ്. ഒരു സ്ഥലത്ത് രണ്ട് ജുമാ ഉണ്ടായി എന്നാൽ ആ രണ്ട് ജുമായന്റെ ഇമാമ് ഒരേ ഒപ്പം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയത് എന്നാൽ രണ്ടും സഹിയായിട്ടില്ല. ഇനി അതല്ല, ഒരു ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം ആദ്യം കഴിഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞാണ് മറ്റേ ഇമാമ് തക്ബീറത്ത് കിട്ടിയത്, എന്നാൽ ആദ്യം തക്ബീർ ചൊല്ലിയ ഇമാമിന്റെ അവിടുത്തെ ജുമായ മാത്രമേ സഹിയാവുള്ളൂ എന്നാണ്. എന്നാൽ ഉസ്റുൽ ലിജിത്തിമായ എന്റെ മസാലുണ്ട്, ആ മഹലിലെ ജനങ്ങൾക്ക് പാടെ ആ ജുമായക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കൂല, അവിടെ ഒരുമിച്ച് കൂടാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നിലധികം ജുമാ പറ്റും. അങ്ങനെയാണ് ജുമാ ഒന്നിലധികം ജുമാ പറ്റും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഉസ്റുൽ ലിജിത്തിമായ ആ മഹലി നിവാസികൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല, അത് കാരണം വേറെ ജുമാ സംഘടിപ്പിച്ചതാണ്. എന്നാൽ അവിടെ രണ്ട് ജുമാൻ സഹിയാകും. അത് ഏത് ജുമാ തെക്കുപുരത്തിൽ ഇറാൻ കെട്ടൽ മുന്തട്ടെ പിന്തട്ടെ എങ്ങനെയാലും സഹിയാകും. അതാ അപ്പം ചെയ്തു ഒരാൾ, അപ്പൊ ഈ അങ്ങനെ താൽക്കാലികമായ ജുമാ സംഘടിപ്പിച്ചു നിൽക്കുക, അപ്പൊ ആ താൽക്കാലികമായ ജുമാൻ സഹിയാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ചു കാലത്തും തന്നെ അവിടുത്തെ പള്ളിയിലത്തെ അവിടെ ഉള്ള പള്ളിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പം ചെയ്ത് അവർ ആ വിഷറിൽ ലിജിത്തിമായ എന്ന മസാല വെച്ചുകൊണ്ട് വേറെയും ജുമാ സംഘടിപ്പിച്ചു. ആ ഈ ജുമാക്കും എന്തുണ്ട്? ആ മഹൽ നിവാസികളായ 40 ആളുകളുണ്ട്. ഈ ജുമാ സംഘടിപ്പിച്ചത് എന്തിനാണ്? ഉസ്റുൽ ലിജിത്തിമായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാനുള്ള ബുദ്ധിമുട്ട് എന്ന മസലയുടെ അടിസ്ഥാനത്തിലാണ് വേറെ ജുമാ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയും എന്തുണ്ട്? 40 ആളുകളുണ്ട് ആ മഹൽ നിവാസികൾ തന്നെ. എന്നാൽ ഈ ജുമാൻ സഹിയാണ്, ആ ജുമാൻ സഹിയാണ്. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ആ പിന്നെ ഉസ്റുൽ ലിജിത്തിമായ ഉണ്ടല്ലോ, അത് ഒഴിവായി. പിന്നെ എല്ലാവർക്കും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുന്നുണ്ട്, അപ്പൊ പിന്നെ അത് പറ്റൂല. പിന്നെ ആ ജുമാ എന്ത് ചെയ്ത്? അവിടുന്ന് മാറ്റം ചെയ്യണം. അങ്ങനെ മാറ്റം ചെയ്ത് ആ രീതിയിൽ താൽക്കാലികമായ ജുമാ സഹിയാകും. ഇപ്പൊ മനസ്സിലാക്കണ, ആ രീതിയിലെ താൽക്കാലിക ജുമാ സഹിയാകും, അല്ലേ? പറ്റൂല. പിന്നെ ഒരു മിനിറ്റ് ഒരു ഹലോ അലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഇവിടെ കൊണ്ടുവരുമല്ലോ. എന്തേ, ഞാൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് നടത്തുകയാണ് ഇതിലേ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ. എന്തേ എന്തേലുണ്ടാ പ്രത്യേകം? എന്തേലുണ്ടാ വെറുതെ വിളിച്ചല്ലേ? എന്നാ പറ? അല്ല, അയ്യാലോ ചോദിച്ചിരിക്കണ ആയിരിച്ചുണ്ടാ ബ്രൈക്ക. അല്ല, എന്റെ അനീസ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോ എന്താ പറഞ്ഞത്, നിർബന്ധമായ ഒരു ഫോൺ ആയതുകൊണ്ട് എടുത്തതാണ്. അപ്പോ അപ്പൊ താൽക്കാലികമേനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഉസ്റുൽ ലിജിത്തിമായ ആ മഹലിലെ മഹലി നിവാസികൾ എല്ലാവരും കൂടി അവിടെയുള്ള പള്ളിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നില്ല, ആ അടിസ്ഥാനത്തിൽ ഉടമാക്കൾ പറഞ്ഞു അവിടെ നിന്ന് വേറെ ജുമാ സഹിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത്? അവിടെ ജുമാ വേറെ സംഘടിപ്പിച്ചതാണ്. ആ രണ്ട് പള്ളിയിൽ എന്തുണ്ട്? ആ മഹലുകാരായ 40 ആളുകൾ ഉണ്ടേനും, എന്നാൽ ജുമാ സഹിയാകുന്നതാണ്. പിന്നീട് ആ ഉസ്റുൽ ലിജിത്തിമായ നീങ്ങി, എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുകയില്ല എന്ന വിഷയം നീങ്ങി. എല്ലാവർക്കും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുന്നുണ്ട് പിന്നെ. അപ്പോൾ അവിടെ താഴത്തത് പറ്റും ചെയ്യൂല, ഒരു ജുമാനെ പറ്റുള്ളൂ. പിന്നെ അസ്സലാം വലൈക്കും. വലൈക്കും സ്ലാം വർഹമ. ഉസ്താദ്, ഒരു സ്ത്രീക്ക് ഹൈദ് ആകുകയും 7-8 ദിവസത്തിന് ശേഷം ഹൈദ് പൂർണ്ണമായും മുറിയുകയും പിന്നീട് 1-2 ദിവസത്തിന് ശേഷം വെളുത്ത ഒരു ദ്രാവകം കാണുകയും അതിൽ രക്തത്തിന്റെ നിറം കാണുകയും ചെയ്താൽ ഇത് ഹൈദ് ആയി പരിഗണിക്കുമോ? ഇല്ലില്ല. അതായത് പിന്നെ വെളുത്ത ദ്രാവകം, അത് ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ ഹൈദൊന്നും ആകില്ല. അതൊന്നും ഇത് 6-7 ദിവസം ആദ്യം രക്തം കണ്ടു, പിന്നീട് 1-2 ദിവസത്തിന് ശേഷം പിന്നെ വരണ എന്താണ്, ഒരു തരം വെളുത്ത ദ്രാവകമാണ്. ആ വെളുത്ത ദ്രാവകത്തിൽ ഒരു ചെറിയ രക്തത്തിന്റെ ഒരു നിറം പോലെ എങ്ങനെ, അതൊന്നും രക്ത പിന്നെ ഇതാവൂല. രക്താവണം, രക്താന്ന് ഉറപ്പുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിലാണെങ്കിൽ രക്താന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് വേണം, അത് ഹൈദ് തന്നെയാണ്. ആദ്യം 6-7 ദിവസം രക്തം കണ്ടു, പിന്നീട് രക്തം മുറിഞ്ഞു, 1-2 ദിവസം രക്തം കാണുന്നില്ല, പിന്നെ എന്ത് ചെയ്തു, രക്തം കാണുന്നുണ്ട്. പിന്നീട് വരുന്നത് 15 ദിവസത്തിനുള്ളിലാണ്, 15 ദിവസത്തിനുള്ളിലാണ് രക്താണ് വരുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഹൈദ് തന്നെയാണ്. അതേസമയത്ത് അതല്ല, വെളുത്ത ഇത്തരം ദ്രാവകമാണ്, രക്തത്തിന്റെ ഒരു കറ ഒരു നിറം ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ, അത് രക്താണ് ഉറപ്പുണ്ടെങ്കിൽ അത് ഹൈദാണ്, അതല്ലെങ്കിൽ ഹൈദല്ല. അതന്നെ അവിടെ ഒരാള്. പിന്നെ സംശയം ഉണ്ടാകുകയാണെങ്കിൽ ഇത്തരം അതൊക്കെ സംശയം നിൽക്കും, എന്നാ എന്താ ചെയ്യാന്നല്ലേ, അത് രക്താണോ അല്ലേ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും അവിടെ. അങ്ങനത്തെ സംശയങ്ങൾ അവിടെ സൂക്ഷ്മത പാലിക്കണം. പൊതുനിയമം അങ്ങനെയാണ്. നിസ്കാരം നോമ്പ് പോലത്തെ വിഷയത്തെ നിസ്കാരം നോമ്പൊക്കെ ചെയ്യണം, പക്ഷെ ജുമായി ഒന്നും ചെയ്യുകയും ചെയ്യരുത്. അതാണ് ഇപ്പോൾ അവിടെ സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാൽ. സംശയമാണെങ്കിൽ രക്തമാണെന്ന് ഉറപ്പാണ് നിൽക്കുന്നത്, ഹൈദ് തന്നെയാണേനോ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. എത്രയും വൈകിയാണ്, എന്താണ് ഉസ്താദിന് ബുദ്ധിമുട്ട്, എന്താണ് ഇത്രയും വായിക്കാൻ, കുറെ മുമ്പത്തെ PM ഞാൻ അത് പേസ്റ്റ് ചെയ്ത് വെച്ചാണ്. ഇത്രയും വായിക്കാൻ ഉസ്താദിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ. ഒരു ഉപകാരം ഉത്തരം പറയുമ്പോൾ ഞങ്ങളെ ബുസ് അടിച്ച് അറിയിച്ച ഉപകാരം എങ്ങനെയായിരിക്കും? പോട്ടെ. ചോദ്യമൊന്ന്, ഈ ചോദ്യക്കാർത്ത അവിടെ ഉണ്ടാ ഉണ്ടല്ലേ? ചോദ്യം, കുറേ ചോദ്യങ്ങളുണ്ട്, അത് ആളുണ്ടാവും. ചോദ്യം ഒന്ന്, ഉസ്താദെ, കുട്ടികളുടെ മൂത്രം തുണികളുടെ മൂത്രത്തുണികളോട് കൂടി നമ്മുടെ വസ്ത്രവും വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിയാൽ ശുദ്ധിയാകുമോ? മെഷീന്റെ പ്രവർത്തനം, ഒരു വട്ടം വെള്ളം എടുക്കും സോപ്പ് പൊടിയോട് കൂടി. ആ മെഷീന്റെ പ്രവർത്തനമൊക്കെ എനിക്കും അറിയാം, വാഷിംഗ് മെഷീന്റെ പ്രവർത്തനമൊക്കെ എനിക്കും അറിയാമായിരുന്നു. ഏതും ശരി, അതിന്റെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പൊ എന്താ പറഞ്ഞാൽ അവിടെ ഉള്ളത് മസല പറയാൻ പാടില്ലേ? പിന്നെ ആ മൂത്രമായ തുണി, മൂത്രം ആ ഞാൻ കുറെ വായിക്കാണ്ട്, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്ത കേട്ടാ. ഞാൻ ആ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ആ മെഷീന്റെ വാഷിംഗ് മെഷീന്റെ പ്രവർത്തനം വിവരിക്കുകയാണ്. അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിവരിക്കുന്നത്. കുറെ വായിക്കാണ്ട് അതുകൊണ്ടാണ് ഞാൻ വായിക്കാതിരിക്കണത്. പിന്നെ ഏതായാലും ഈ വാഷിംഗ് മെഷീനിൽ എന്താണ്, കുട്ടിയുടെ മൂത്രമായ തുണിയും പിന്നെ വൃത്തിയുള്ള വേറെ മൂത്രം ആവാത്ത തുണിയും കൂടി ഒന്നിച്ചിടുകയാണ്. എന്നിട്ട് അതിൽ പിന്നെ വെള്ളം ഒഴിക്കുന്നു, എന്നിട്ട് സോപ്പ് പൊടി ഇടുന്നു, എന്നിട്ട് അത് കറക്കുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോ എന്ത് ചെയ്തു ചണ്ട, ആ പിന്നെ മൂത്രം, ആ മൂത്രമായ തുണിയല്ലോ, ആ മൂത്രമായ തുണി ഇപ്പൊ നജസ് അയിമേ നജസ് ഉണ്ട്, ആ നജസ് മറ്റുള്ള വസ്ത്രത്തിലൊക്കെ ആയിപ്പോ അല്ലേ, ആ മറ്റുള്ള വസ്ത്രത്തിലൊക്കെ ആയി. അതുകൊണ്ട് കുഴപ്പമൊന്നും അതിനെന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞത് മാതിരി ശ്രദ്ധിക്കുക, ആ കുട്ടികൾ കേൾക്കുന്നുണ്ടാവും എന്ന് കേൾക്കുന്നു. പിന്നെ അതിന് ശ്രദ്ധിക്കാനുള്ളത്, ആ വസ്ത്ര പന്തിയതിൽ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ശരിക്ക് കറക്കി, കറക്കിയതിന് ശേഷം ആ വെള്ളം മുഴുവൻ കളയുക. അത് വാഷിംഗ് മെഷീനിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം മുഴുവൻ കളയുക, ആ വെള്ളം മുഴുവൻ അത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ചും കൂടി പിന്നെ ആ വെള്ളമൊക്കെ പോയതിന് ശേഷം കുറച്ചും കൂടി വെള്ളം അണ്ട് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, ആ പിന്നെ വെള്ളാണ്ട് ഒഴിക്കുക. ആ വെള്ളം വാഷിംഗ് മെഷീൻ കൊണ്ട് അങ്ങനെ ഒഴിച്ചാലും മതി, ആ വെള്ളം മുഴുവൻ ഒഴുക്കി കളയുക. വെള്ളം മുഴുവൻ ഒഴുക്കി കളയുമ്പോൾ അപ്പം എന്ത് ചെയ്തു, ഇപ്പൊ ആ വസ്ത്രവും പിന്നെ വേറെ ഉണ്ടായിരുന്ന വസ്ത്രമൊക്കെ ശുദ്ധിയായി പോകും, ഇപ്പം എല്ലാം ശുദ്ധിയായി. അങ്ങനെ ചെയ്താൽ മതി. അപ്പം ആദ്യം സോപ്പ് പൊടിയൊക്കെ ഇട്ടത്, പിന്നെ അതിൽ മൂത്രമായ വസ്ത്രവും മറ്റേ വസ്ത്രമൊക്കെ ഇട്ട് പിന്നെ ശരിക്ക് കറക്കി, പിന്നെ ആ തിരുമ്പലൊക്കെ കഴിഞ്ഞ്, അതൊക്കെ കഴിഞ്ഞ ശേഷം ആ സോപ്പും അതൊക്കെ ആദ്യം ആ വെള്ളമൊക്കെ മുഴുവൻ പുറത്തേക്ക് കളയുക. അത് വാഷിംഗ് മെഷീൻ തന്നെ അതിന് മാർഗമുണ്ടല്ലോ, അതിനൊക്കെ മുഴുവൻ പുറത്തേക്ക് കളയാനുള്ള മാർഗമുണ്ടല്ലോ. അതൊക്കെ ശരിക്കും പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിക്കുക. ആ വീണ്ടും വെള്ളം ഒഴിക്കുന്ന സമയത്ത് പിന്നെ അത് ശരിക്കും ഒഴുകി പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ശരിക്കും ഓരോ ശീലും ശരിക്കും ഇങ്ങനെ എടുത്തിട്ടേ ശരി അതിലൊക്കെ ശരിക്കും വെള്ളം പറഞ്ഞാൽ മതി. ശരിക്കും വെള്ളം പറഞ്ഞിട്ട് ആ വെള്ളം മുഴുവൻ ഒഴുകി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വാഷിംഗ് മെഷീനിൽ പറ്റി പിടിച്ചിരിക്കുന്ന അതിൻ്റെ പിന്നെ അവിടെ ഉണ്ടാകുന്ന വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, ആ വെള്ളമൊക്കെ ശരിക്കും കഴുകി കളയുക. അതിലൊക്കെ മൂത്രമായതായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ശരിക്കും കഴുകി കളയുക. അങ്ങനെ പൂർണ്ണമായിട്ടും ആ വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴുകി പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് വന്നാൽ ആ മൂത്രമായ ആ തുണി മാത്രമല്ല വേറുള്ളതൊക്കെ ശുദ്ധിയായിട്ടുണ്ട്. പിന്നെ വേറൊക്കെ ശുദ്ധിയായിട്ടുണ്ട് അത്രയാണ്. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ അതുകൊണ്ട് പിന്നെ അത് ഉണക്കും ചെയ്യുക, അതിനെ രണ്ട് ഉണക്കും ചെയ്ത പണിയാണ് കഴിഞ്ഞ്, അത്രേ ഉള്ളൂ. ആകയാൽ ആ മൂത്രം ആയ വസ്ത്രത്തോടുകൂടി മറ്റേ വസ്ത്രം ഇട്ട് കഴുകുന്ന സമയത്ത് ആ വസ്ത്രം മാത്രമല്ല മറ്റേ വസ്ത്രത്തിലൊക്കെ നജസായിട്ടുണ്ട്. ആ മൂത്രമായ ആ വസ്ത്രത്തിൽ മാത്രമല്ല മറ്റ് അതിനോട് കൂടി കലർന്നതിലൊക്കെ നജസായിട്ടുണ്ട്. പിന്നെ എന്ത് വേണം, പിന്നീട് ആ വെള്ളം മുഴുവൻ ഒഴുക്കി കളയണം. അപ്പോൾ ആ വാഷിംഗ് മെഷീനിലെ സോപ്പ് സോപ്പ് പതച്ചതിന്റെ പതമുള്ള ആ വെള്ളം മുഴുവൻ ഒഴുക്കി കളയണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ചുകൊണ്ട് ആ വസ്ത്രങ്ങളെല്ലാം വീണ്ടും കഴുകുകയും ആ അതിലുള്ള വെള്ളങ്ങളൊക്കെ പുറത്തേക്ക് ഒഴിച്ചു കളയുകയും വേണം. എന്നാൽ ആ വെള്ളം ആ വസ്ത്രം ശുദ്ധിയായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്താൽ മതി, വേറെ പ്രശ്നമില്ല. ഇനി അതുമല്ല നിൽക്കുക, ഇനി പതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ആ പിന്നെ ആ മൂത്രമായ വസ്ത്രം അതിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാച്ച അതിൽ കുറച്ച് വെള്ളം പിന്നെ ഒഴിച്ചുകൊണ്ട് അത് ആദ്യം കഴുകുക. ആ മൂത്രമായ വസ്ത്രം ആ വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ടേ പൈപ്പിന്റെ ചുവട്ടേറ്റം പിടിച്ചിട്ട് അതൊന്ന് ആദ്യം കഴുകുക. അപ്പൊ സോപ്പൊന്നും വേണ്ട, ഇല്ലാത്തതിനെ വെറുതെ ഒന്ന് കഴുകിയിട്ട് ആ മൂത്രമൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ അതണ്ടാ പിന്നെ പ്രശ്നമില്ല, ഇല്ല അല്ലേ, അതാണ് ഏറ്റവും എളുപ്പം ഉണ്ടാകുക. എന്നാ പിന്നെ അത് കലർന്നോ ഇല്ലെന്നുള്ള ആ വിഷയം വരില്ല. ഇനി കലർന്നെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പണി ചെയ്താലും മതി, എന്നാലും ശുദ്ധിയാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, നോമ്പുള്ള സമയത്ത് മക്കളെ ചുംബിക്കുന്നതിന്റെ വിധി എന്താണ്? യാതൊരു വിരോധവും ഇല്ല, നോമ്പുള്ള സമയത്ത് മക്കളെ ചുംബിക്കുകയോ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂന്ന്, തറാവീഹ് എട്ട് റക്അത്ത് നിസ്കരിക്കുന്ന ഇമാം മുബ്തദിഉ ആണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ലല്ല, എല്ലാ തറാവീഹ് എട്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ആവൂല. തറാവീഹ് എട്ട് റക്അത്തേ ഉള്ളൂ, ഇരുപത് റക്അത്ത് ഇല്ല എന്ന വിശ്വാസം അയാൾക്കുണ്ടെങ്കിൽ അയാൾ മുബ്തദിഉആണ്. അത് ബിദഅ വിശ്വാസമാണത്. തറാവീഹ് ഇരുപത് റക്അത്ത് ഇല്ല, എട്ട് റക്അത്തേ ഉള്ളൂ എന്ന വിശ്വാസം. അതേസമയത്ത് ആളെ വിശ്വാസം ഇരുപത് റക്അത്താണ്, പക്ഷെ ആൾ നിസ്കരിക്കുന്ന എട്ടാണ്, എന്നാൽ അയാൾ മുബ്തദിഉഅല്ല. പിന്നെ നാലാമത്തെ ചോദ്യം, ഉസ്താദെ തലയിൽ ഒരു പിന്നെ മുബ്തദിഉ കഴിയുമോ എങ്കിൽ അയാളെ തുറന്ന് ഫർള് നിസ്കരിക്കുന്നതിന്റെ വിധി? ഇനി മുബ്തദിഉആണ്, ഇത്ര മുബ്തദിഉനെ തുറന്ന് നിസ്കരിച്ചാൽ ഫർള് നിസ്കാരം സഹിയാവുകയോ ചെയ്യും, ജമാഅത്തിന്റെ കൂലി കിട്ടില്ല എന്നേ ഉള്ളൂ, നിസ്കാരം സഹിയാകും. ഏത് കടുത്ത മുബ്തദിഉആണ് നിൽക്കുക, എന്നാൽ തന്നെ ഇതിപ്പോ ഈ വിശ്വാസമൊന്നുമല്ല, അയാളുടെ തറാവീഹ് എട്ട് റക്അത്തേ ഉള്ളൂ എന്ന വിശ്വാസക്കാരനല്ല, എന്നാൽ അയാളെ മുബ്തദിഉഅല്ല. പിന്നെ നാല് ഒന്ന് അല്ല, നാല് ഉസ്താദെ ചോദ്യം, പിന്നെ നാലാമത്തെ ചോദ്യം അല്ലേ, ഉസ്താദെ തലയിൽ ഒരു തലയിൽ ഒരു ശരീരത്തിൽ പുരട്ടുന്ന സ്മൽ ഉള്ള ക്രീം നോമ്പിന്റെ പകലിൽ പുരട്ടുന്നതിന്റെ വിധി എന്താണ്? സ്മൽ കിട്ടാനുള്ള ഉദ്ദേശത്തോടെയല്ല പുരട്ടുന്നത്, സ്മെൽ കുറേ നേരം പിന്നെ സ്മെല്ല് കുറേ നേരം നിലനിൽക്കും നിൽക്കുകയുമില്ല. നോമ്പ് സമയത്ത് സുഗന്ധങ്ങളൊക്കെ പൂശാചരിക്കലാണ് സുന്നത്ത്. സുഗന്ധം ഉപയോഗിച്ചു അതുകൊണ്ട് നോമ്പ് മുറിയൊന്നുമില്ല. കാരണം സുഗന്ധം ഉപയോഗിക്കാതിരിക്കലാണ് സുന്നത്ത്. ഇനി ഉപയോഗിച്ചെന്ന് വെക്കുക, അതുകൊണ്ട് നോമ്പ് മുറിയൊന്നുമില്ല. അപ്പൊ സൂക്ഷ്മത ഏറ്റവും നല്ല എന്താണ്? അത്തരം കാര്യങ്ങളൊന്നും നോമ്പ് സമയത്ത് പകൽ സമയത്ത് ഉപയോഗിക്കാതിരിക്കലാണ്. രാത്രി ഉപയോഗിക്കാം. രാത്രി ഉപയോഗിക്കുന്നതിന്റെ സുഗന്ധം പകലിൽ ഉണ്ടാകുന്ന കൊണ്ട് വിരോധവുമില്ല. ഇത് മാത്രമല്ല, രാത്രി സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുമാണെന്ന. നോമ്പ് അത്താഴൊക്കെ വെച്ചിട്ടേ സുബഹിന്റെ മുമ്പായിട്ടൊന്ന് സുഗന്ധമൊക്കെ പൂശുക, സുന്നത്താ. ആ അതിന്റെ ആ സുഗന്ധം പകല് നിന്ന് നിൽക്കുക, അതുകൊണ്ട് വിരോധമില്ല. പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കല് ഗുണമല്ല, ഉപയോഗിക്കാതിരിക്കലാണ് സുന്നത്ത്. ഇനി ഉപയോഗിച്ചതുകൊണ്ട് നോമ്പ് മുറിയൊന്നുമില്ല. പിന്നെ ചോദ്യം, വീട് എടുക്കുമ്പോൾ, അല്ല വുളു എടുക്കുമ്പോൾ നട്ട വീട് എടുക്കുമ്പോൾ, വുളു എടുക്കുമ്പോൾ ഷോക്സിന്റെ മേൽ തടവുന്നത് ഗൾഫിൽ സാധാരണയായി കാണാം, ഇത് ശരിയാകുമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷോക്സിൽ തടവിയാൽ സഹിഹാവുകയില്ല ഇല്ല എന്നാണ് ഷാഫിഈ മദ്ഹബും മാലിക്കി മദ്ഹബും ഹംബലി മദ്ഹബും അങ്ങനെ തന്നെയാണ്. സാധാരണ ഷോക്സിന്മേൽ തടവിയാൽ സഹിയാവുകയില്ല എന്നാണ്. ഗൾഫി പ്രകാരം ഷോക്സിന്മേൽ തടവിയാൽ സഹിയാകും. ഏത് ഷോക്സ്? അത് മുനഅലായ ഷോക്സ് ആണ് എങ്കിൽ, അതായത് അതിന്റെ ആ ഷോക്സിന്റെ താഴ്ഭാഗത്ത് ചെരിപ്പിന്റെ അടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു, അങ്ങനത്തെ ഷോക്സ് ആണെങ്കിൽ അതിന്മേൽ തടവിയാൽ സഹിയാകും എന്ന്. അതുപോലെ മുജല്ലതാണെങ്കിലും അത് തോല് കൊണ്ട് പിന്നെ ഉണ്ടാക്കിയതാണ് എന്നാലും എന്തുണ്ട്, അത് പിന്നെ സഹിയാകും. അതല്ലെങ്കിൽ അത് സഹീൻ, എന്താണ് ഇതിന് പറഞ്ഞാൽ, അവിടെ നല്ല കട്ടിയുള്ളതാണ്. എങ്ങനെ കട്ടിയുള്ളതാണ്? അതിങ്ങനെ ഇങ്ങനെ അഴിഞ്ഞാടൂല, അത് കാലിൽ ശരിക്കും ഉറച്ചു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ വെള്ളം തടവിയാൽ ആ വെള്ളത്തിന്റെ കിനിവ് ഉണ്ടല്ലോ, അത് കാലിൽ തട്ടുകയില്ല. അതുപോലെ തന്നെ അതിൽ കൂടെ നോക്കിയാൽ കാല് കാണുകയില്ല. ആ രീതിയിൽ കട്ടിയുള്ളതാണെങ്കിൽ അതിന്മേൽ തടവിയാൽ സഹിഹാകും എന്നാണ് ഹനഫി മദ്ഹബിലെ അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ഇമാമിങ്ങളുടെയൊക്കെ അഭിപ്രായം. അത് ആ അഭിപ്രായമാണ് ഹനഫി മദ്ഹബിൽ ഇന്ന് മഷഹൂറായിട്ടും ഉള്ളത്. അപ്പൊ ആ മദ്ഹബ് കാരനാണ് അത് ചെയ്യുന്നത്, അയാളെ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് അയാൾ തുടരുന്നത്, എന്നാൽ നിസ്കാരം സഹിയാവുകയും ചെയ്യും. പിന്നെ നിയ്യത്ത് ചെയ്യാൻ മറന്നു, ബാങ്ക് കൊടുത്തപ്പോഴാണ് ഓർമ്മ വന്നത്, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മദ്ഹബ് അനുസരിച്ച് രാത്രിയിൽ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ് ഫർളായ നോമ്പിന്. രാത്രി എന്ന് പറഞ്ഞാല്, രാത്രി എന്ന് പറഞ്ഞാൽ എപ്പോഴാണത്? മഗ്രിബിന്റെയും സുബഹിന്റെയും കൂടി ഇടയുള്ള സമയത്ത് നിയ്യത്ത് വെക്കണം. സുബഹി ആയതിനു ശേഷം പറ്റൂല. പിന്നെയോ മഗ്രിബിന്റെയും, ഇപ്പൊ നാളെ നോമ്പ് വെക്കാണെങ്കിൽ എന്ത് വേണിച്ചിട്ടുണ്ട്, ഇന്ന് മഗ്രിബിന്റെ ശേഷം നാളത്തെ സുബഹിന്റെ മുമ്പായി നിയ്യത്ത് വെക്കണം, എന്നാലേ സഹിയാവുള്ളൂ. ഇനി ഒരാൾ നിയ്യത്ത് വെക്കാൻ മറന്നു, രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നു, സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഓർമ്മ വന്നത്, എന്നാലപ്പം നിയ്യത്ത് വെക്കുക. എന്നിട്ട് ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ട് നിയ്യത്ത് വെക്കുക. ഹനഫി മദ്ഹബ് പ്രകാരം പിന്നെ ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് വെച്ചാലും സഹിയാകും. അപ്പോൾ ഉച്ചയുടെ മുമ്പ് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യുക? വേഗം, ആ ഞാൻ അന്നത്തെ നോമ്പ് നോക്കുന്നത് ഹനഫി മദ്ഹബ് പ്രകാരമാണ് എന്ന് മനസ്സിൽ കരുതുക. വേഗം അപ്പം നിയ്യത്തുണ്ട് വെക്കുക തന്നെ, അതിനെ മാർഗം. പിന്നെ ഇസ്തിഹാദത്തുള്ള സ്ത്രീക്ക് മുസ്ഹഫ് ഓതാൻ പാടുണ്ടോ? ഇസ്തിഹാദത്തുള്ള പെണ്ണിനെ സൂക്ഷ്മത പാലിക്കാണ് വിഷയം. അവിടെ ഇസ്തിഹാദത്തുള്ള പെണ്ണിനെ അവരുടെ മുസ്ഹഫ് ഓതുകയൊക്കെ ചെയ്യുക, തുടർന്ന വിഷയമുള്ളത്. ഇസ്തിഹാദത്തുള്ള പെണ്ണാണെന്ന് പറഞ്ഞാണ്, ഇസ്തിഹാദത്തുള്ള പെണ്ണ് പറഞ്ഞ ശുദ്ധിയുള്ള പെണ്ണ് തന്നെയാണ്. ഇസ്തിഹാദത്തുള്ള പെണ്ണ് എന്ന് പറഞ്ഞാലേ ശുദ്ധിയുള്ള പെണ്ണ് തന്നെയാണ്, അത് ഹൈലുകാരിയല്ല. അപ്പൊ ശുദ്ധിയുള്ള പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം പറ്റും, അതൊക്കെ അവർക്കും പറ്റും. ഇസ്തിഹാദത്തുള്ള പെണ്ണ് നിസ്കാരം നിർബന്ധമാണ്, ഇസ്തിഹാദത്തുള്ള പെണ്ണ് നോമ്പ് നോക്കാൻ നിർബന്ധമാണ്, ഇസ്തിഹാദത്തുള്ള പെണ്ണിനെ ജിമാഅ ചെയ്യാം, ഇസ്തിഹാദത്തുള്ള പെണ്ണിന് ഖുർആൻ ഓതാം. അപ്പൊ ഇസ്തിഹാദത്തുള്ള പെണ്ണ് പറഞ്ഞാൽ അവൾ ഹൈലുകാരിയല്ല, അവള് അവൾ രക്തം ഇങ്ങനെ പോകണ്ടേ, അത് രോഗമാണ്, അവൾക്ക് ശുദ്ധിയുടെ ഹുക്കുമാണ്. അപ്പൊ ശുദ്ധിയുള്ള സ്ത്രീകൾക്കുള്ള വിധികളെല്ലാം അവർക്ക് ഇതാണ്. പക്ഷെ മുസ്ഹഫ് തൊടാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ, കാരണം എന്താ, ഒളിമുറിയുണ്ടല്ലോ, അവൾ ഒളിമുറിയുണ്ട്, അവിടെ യോനിയിൽ കൂടി രക്തം വരും, മുന്തുവാത്തിൽ കൂടിയോ പിന്തുവാത്തിൽ കൂടിയോ ഒരു വസ്തു പുറപ്പെട്ടാൽ ഒതു മുറിയല്ലോ, അവളെ ഒതുമില്ല, അവൾക്ക് ഒതുമില്ല. അവൾക്ക് നിസ്കാരം നിർബന്ധമാണ്. എങ്ങനെ നിസ്കരിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്, വക്തെത്തിയതിനു ശേഷമേ, വക്തത്തിൽ വക്തിൽ പ്രവേശിച്ചതിന് ശേഷം അവളുടെ യോനി ശരിക്ക് കഴുകി വൃത്തിയാക്കണം, രക്തം കൂടുതൽ പോരാതിരിക്കാൻ വേണ്ടി അവരുടെ ശീലകളൊക്കെ വെച്ച് ഭദ്രമാക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒളു ചെയ്യണം. ഒളു എടുത്ത ഉടനെ തന്നെ വേഗം നിസ്കരിക്കണം, താമസിക്കാൻ പാടില്ല. താമസിച്ചു എന്നൊക്കെ എന്നാ വേറെ ഈ പറഞ്ഞതൊക്കെ വീണ്ടും ചെയ്യണം, പെട്ടെന്ന് ഒളു ചെയ്യണം. നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പിന്താം, ജമാഅത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നിസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്തൊക്കെ നിസ്കരിക്കാം. അല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്താൻ പാടില്ല, വേഗം നിസ്കരിക്കണം. അതാ ഇവൾക്ക് മുസാഹിഫ് തൊടാൻ പറ്റുമോന്ന്, മുസാഹിഫ് തൊടാൻ പറ്റൂല തന്നെയാണ്. മുസാഹിഫ് പോലെ തൊടാൻ പറ്റൂല. അവൾക്ക് ഖുർആനോദാം, ഖുർആനോദാം, മുസാഹിഫ് തൊടാതെ ഖുർആനോദാം. അതാ പിന്നെ ഈ അവൾക്ക് നിസ്കാരം എന്തുകൊണ്ടാണ്, നിസ്കാരം അത് ലറുവത്താണ്, നിസ്കാരം നിസ്കരിക്കാൻ നിർബന്ധമാണല്ലോ. എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ ചിലർ പറഞ്ഞു അവൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അല്ല, മയക്കമതായ പറയാൻ സുന്നത്ത് നിസ്കരിക്കാൻ തന്നെയാണ്. അപ്പൊ അതാ, അപ്പൊ ഖുർആൻ തൊടുക പോലത്തെ വിഷയങ്ങളിൽ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക. ഖുർആൻ ഓതാം, അതുകൊണ്ട് വിരോധമില്ല. തൊടാതെ ഓതാ ആ, അതല്ലെങ്കിലോ ഖുർആൻ പിന്നെ തഫ്സീർ ഉണ്ടല്ലോ, ഖുർആനേക്കാൾ കൂടുതൽ അക്ഷരങ്ങൾ തഫ്സീറിന്റെ അക്ഷരങ്ങൾ ഉണ്ട്, അപ്പൊ അതൊക്കെ തൊടാം. പിന്നെ സൂക്ഷ്മത പാലിക്കണം, ഏറ്റവും നല്ലത് ആ വിഷയത്തിൽ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉസ്താദിന്റെ ഉസ്താദെ ആ ഉസ്താദെ വിക്സ് ഇട്ട് ആവി പിടിച്ചാൽ നോമ്പ് മുറിയുമോ? ആവി പിടിച്ചാൽ നോമ്പ് മുറിയില്ല. എങ്ങനെയാണെങ്കിൽ ചെന്താ, ആ തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള സാധനം കടക്കുന്നില്ല എങ്കിൽ, വെറും ആവി മാത്രമേ കടക്കുന്നുള്ളൂ. മൂക്കിൽ കൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൂക്കൊക്കെ തുറക്കപ്പെട്ട ദ്വാരമാണ്, മൂക്കിൽ കൂടെയൊക്കെ എന്ത് ചെയ്തു പിന്നെ പ്രവേശിക്കുന്നത്, വെറും ആവി മാത്രമാണെങ്കിൽ നോമ്പ് മുറിയില്ല. അതേസമയത്ത് ആ ആവിയിൽ പിന്നെ തടിയുള്ള സാധനം കൂടെയൊക്കെ ഉണ്ട് നിൽക്കുക, എന്നാല് നോമ്പ് മുറിയുകയും ചെയ്യും. ഇപ്പൊ വിക്സൊക്കെ ഉണ്ട്, ആ വിക്സിന്റെ തടി ആ ആവിയിൽ കൂടി അകത്തേക്ക് കടക്കുമെന്ന് എന്നുണ്ട്, എന്നാൽ നോമ്പ് മുറിയും. വലിയ നോമ്പ് വെറും ഒരു ആവി മാത്രമേ കടക്കുന്നുള്ളൂ, എന്നാൽ നോമ്പ് മുറിയും ചെയ്യൂല. ആ സൂക്ഷ്മത പാലിക്കുക കടക്കണം, അല്ലേ? ഞാൻ കടന്നിക്കണോ ഇല്ല എന്നൊക്കെ ഉള്ളതൊക്കെ കടക്കാൻ ഉണ്ടാവാൻ സാധ്യത അല്ലേ. നീരാവി വെള്ളം വെള്ളം അങ്ങ് ചൂടാക്കി ആ വെള്ളത്തിന്റെ തടിയും കടക്കൂ, തടിയും ആ ആവിയിൽ ഉണ്ടാവൂലേ? ഉണ്ടാവും ഉണ്ടാവും, ആ വെള്ളത്തിന്റെ തടിയും ആവിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ആ വിക്സിന്റെ തടിയും അല്പമെങ്കിലും അത് ഉണ്ടാവും. അപ്പൊ അത് നോമ്പ് മുറിയും. അതൊന്നല്ല, വെറും വായു മാത്രമേ കടക്കുന്നുള്ളൂ. അതാണ് മസാല. അപ്പൊ അങ്ങനെയുള്ളത് മസാല എങ്ങനെയാണ്, വെറും ആവി മാത്രമേ കടക്കുള്ളൂ, തടി കടക്കുന്നില്ല, എന്നാൽ നോമ്പ് മുറിയില്ല. എന്നാൽ ആവിയിൽ കൂടി തടിയും കടക്കുന്നുവെങ്കിൽ നോമ്പ് മുറിയുകയും ചെയ്യും. അതാണ് അതിന്റെ കണക്കങ്ങനെ. ഞാൻ ഡി എൻ ഡി ഒഴിവാക്കും സാർ, അപ്പോഴൊക്കെ ഞാൻ ഈ ഇതിന്റെ ഇത് കുറച്ച് വന്ന ഇതേ ഒന്ന് വായിക്കാൻ വേണ്ടി, സൗകര്യത്തിന് വേണ്ടി തൽക്കാലം ഡി എൻ ഡി ആക്കിയതാണ്. പിന്നെ ഒരു വ്യക്തി ചെയ്ത കാര്യങ്ങൾ പറയുന്നത് ഗീബത്ത് ആകുമോ, ഒന്ന് വിശദീകരിച്ചു തരുമോ? വലൈക്കും സലാം വറഹ്മത്തുള്ള. പിന്നെ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ഗീബത്ത് ആണല്ലോ, പിന്നെ അവന്റെ തന്റെ സഹോദരന് തൃപ്തി ഇല്ലാത്ത കാര്യം ഭാവത്തിൽ പറയുക എന്നുള്ളതാണ്. അയാൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ ഇല്ല നിൽക്കുക, എന്നാലും പറയാൻ പാടില്ല, ഹറാമാണ്. അയാൾക്ക് തൃപ്തി ഇല്ലാത്തൊരു കാര്യം, പിന്നെ അയാൾ തൃപ്തി ഇല്ല, അയാൾക്ക് തൃപ്തി ഇല്ലാത്ത കാര്യം അയാൾ ഇല്ലാത്ത സമയത്ത് പറയുന്നതിനാണ് ഗീബത്ത്. അപ്പൊ അതയാൾ ചെയ്ത കാര്യമാവട്ടെ ചെയ്യാത്ത കാര്യമാവട്ടെ, ചെയ്യാത്ത കാര്യമാണെങ്കിൽ കളവും കൂടിയാണ്, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പൊ കളവും കൂടിയാണത്. അപ്പൊ പിന്നെ അയാൾക്ക് തൃപ്തി ഇല്ലെങ്കിൽ ഗീബത്ത്, അപ്പൊ രണ്ട് കുറ്റമായി. ചെയ്ത കാര്യം തന്നെയാണ് അയാൾ, പക്ഷെ അയാൾ അത് പറഞ്ഞത് അയാൾക്ക് തൃപ്തിയല്ല, എന്നാൽ അത് മറ്റുള്ളവരോട് പറയൽ ഗീബത്താണ്, ഹറാമാകുന്നു. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മ. ഉസ്താദെ, നമ്മുടെ നാട്ടിൽ കൊതുകിനെ കൊല്ലാൻ ഇലക്ട്രിക് മെഷീൻ ഉപയോഗിക്കുന്നല്ലോ, ഇത് പറ്റുമോ? ഇത് ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പഠനവും നടത്തി ഈ ചോദ്യം വന്നപ്പോഴേ. കാരണം ജീവികളെ കരിക്കാൻ പാടില്ല, ജീവികളെ കരിച്ചു കൊല്ലൽ ഹറാമാണ്. ജീവികളെ കരിക്കുക, കരിക്കാൻ പാടില്ല. കൊല്ലാൻ അനുവദിക്കപ്പെട്ട സാധനത്തിന് സാധനത്തിന് തന്നെ കൊല്ലാം, എന്നാൽ കരിക്കാൻ പാടില്ല. കരിച്ച് ശിക്ഷിക്കുക, അത് അള്ളാഹു തആലക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ, കരിക്കാൻ പാടില്ല എന്നാ. എന്നാൽ ഈ ബാറ്റ് പോലത്തെ സാധനം കൊണ്ട് ഇങ്ങനെ കൊതുകിനെ കൊല്ലേണ്ടത് കരിക്കലാണോ അല്ലേ എന്നാ, അത് കരിക്കലല്ല എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു ഒരു പഠനം നടത്തിയപ്പോ ആ വിഷയത്തിൽ വിഴമാക്കള ചർച്ച ഉണ്ട്. ആധുനിക വിഴമാക്കൾ ഒരു ആധുനികമായ മെഷീനാണല്ലോ അപ്പൊ അത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച വിഴമാക്കൾ ഇതുണ്ട്. അപ്പൊ അത് കരിക്കലല്ലാന്ന്, അത് അതെന്താ ചിന്ത, അത് എന്താന്ന് എന്ന് പറയാ, അതിപ്പോ ആ സാധനം താങ്ങാൻ സാധിക്കാത്തതാണ്, ആ കൊതുകിന് താങ്ങാൻ സാധിക്കാത്തൊരു വിഷയമാണത്. അത് കാരണം അത് പൊട്ടിപ്പോയതാണെന്നാ, അത് കരിയല്ല, ആ ഷോക്കാണ്. ആ ഷോക്ക് അയാൾ അതിന് സാധിക്കൂല, അതിന് താങ്ങാൻ സാധിക്കൂല. നേരെ മറിച്ചപ്പോ നമ്മൾക്ക് പോയി പിടിക്കുമ്പോൾ പ്രശ്നമുണ്ടാ ഇല്ലല്ലോ. ആ സാധനത്തെ നമ്മുടെ കൈ കൊണ്ട് പിടിക്കുമ്പോ അത്ര ഒന്നുമില്ല, നമുക്കും ശ്രദ്ധിക്കില്ല. ആ ഷോക്ക് അതിന് താങ്ങാൻ സാധിക്കാത്തായത് കാരണം അത് കരിഞ്ഞതല്ല, അത് പൊട്ടിപ്പോയതാണ്. ആ അപ്പൊ കരിഞ്ഞതാ തന്നെയാണ് അത്. അതിന് വേറെ അതിന് ഉദാഹരണങ്ങളൊക്കെ ഏതായാലും ശരി, അത് കരിക്കലല്ല എന്നാ, അത് കരിക്കലല്ല, അതുകൊണ്ട് പിന്നെ അത് ഹറാമല്ല എന്ന്. അതാണ് സ്മെല്ല് വന്നാൽ വന്നോട്ടെ, സ്മെല്ല് വരണത് കരിക്കലാണ്, അത് കരിക്കലല്ല എന്നാ. അത് വേറെ ഉണ്ട് ചില വിഷയങ്ങൾ, അതിനിപ്പോ വേറെ ഒരു ഉദാഹരണങ്ങളൊക്കെ അതിന് കണ്ട്, അപ്പൊ കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതായാലും ശരി, ഹറാമല്ല. വേറെ എന്തെങ്കിലും ഒരു ഉദാഹരണം പിന്നെ കണ്ടിരുന്നല്ലോ ചില വിഷയങ്ങള്. തീയിലിരുന്നില്ല, തീയിലിരുന്നില്ല തന്നെ വേറെ കാര്യമായിട്ട് വിഷയം അത് തന്നെയാണ്. തീയിലിരുന്നില്ല, ഷോക്ക് കൊടുക്കുകയാണ്, അത് ഷോക്ക് കൊടുക്കൽ കരിക്കലല്ല. പക്ഷെ ആ ഷോക്ക് ആ വസ്തുവിന് താങ്ങാൻ സാധിക്കാത്തതിന്റെ പേരിൽ അത് കരിഞ്ഞു പോകുന്നു, അത് പൊട്ടിത്തെറിക്കുന്നു എന്ന്. അതാണ് പിന്നെ ബദ്രീങ്ങളുടെ മൗലിദ് 17-ന് രാവിന് കഴിക്കാൻ പറ്റുമോ? 17-ാം രാവിന് കഴിക്കാൻ പറ്റുമോ? ബദ്രീങ്ങളുടെ ആണ്ട് 17-ന്റെ പകലിലാണ് ബദ്രീദം നടന്നത്. അപ്പൊ അത് അവരുടെ ആ വിഷയം ഇപ്പോ 17-ന്റെ രാവ് അന്ന് പകലായി, അന്ന് രാത്രിയായാലും തലേദിവസം രാത്രിയായി, അതുകൊണ്ടൊന്നും പ്രത്യേക ഇതൊന്നുമില്ല. അത് ആ ബദ്രീങ്ങളുടെ ആ വർഷം തികയുന്ന സമയത്ത് അവരൊന്ന് അനുസ്മരിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതാണ് എന്റെ വിഷയം. അത് 16 അസ്തമിച്ച രാത്രി ആയാലും വേണ്ടില്ല, 17-ന്റെ പകലിലായാലും വേണ്ടില്ല, ഇനി 17-ന്റെ രാത്രി ആയാലും വേണ്ടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഖബർ സിയാർത്ത് ചെയ്യാൻ വേണ്ടി എല്ലാ വർഷത്തിന്റെയും റഹസിൽ പോയിരുന്നു. ആ ദിവസം എന്ത് ചെയ്തിരുന്നു? പോയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹും അങ്ങനെ ചെയ്തിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹും അങ്ങനെ ചെയ്തിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹും അങ്ങനെ ചെയ്തിരുന്നു. ഏത് ഓരോ വർഷവും ആ ബദർ യുദ്ധം നടന്ന അന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോവുക, എന്നിട്ട് ഒന്ന് സിയാർത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, പോലത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ആ കൊല്ലം തേയുന്ന സമയത്തെ അവരൊന്ന് അനുസ്മരിക്കുക, അവരെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി എന്തൊരു സാലിഹ പിന്നെ അമലുകളൊക്കെ ചെയ്തു, അവർക്ക് ഹജ്ജ് ചെയ്യുക, അതാണ് അപ്പൊ അതിന്റെ ഉദ്ദേശം. അപ്പൊ അത് ഇനിയിപ്പോ രാത്രി ഒന്ന് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അതുകൊണ്ടൊന്നും ഒരു വിഷയമൊന്നുമല്ല. ഒരു ദിവസം അങ്ങോട്ടായി ഇങ്ങോട്ടായി അതൊന്നും കുഴപ്പമുള്ള വിഷയമല്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. ഞങ്ങളുടെ ബഖാല ഇനോഗ്രേഷൻ നല്ല ദിവസം പറയണം. അബുദാബിയിൽ പടച്ചോനെ അതൊക്കെ ഇവിടെ പി എം ചെയ്ത് ചോദിക്കാതെ അബുദാബിയിൽ ഇത്ര അവരോട് നിങ്ങൾ ബന്ധപ്പെട്ടെങ്കിൽ അവർ മുഷാവറ നടത്തുക, അതായിരിക്കും നന്നാവുക. അബുദാബിയിലെ നമ്മുടെ ആലിമീങ്ങളും സുന്നി സെന്ററൊക്കെ ഉണ്ടല്ലോ അവിടെ, ഇസ്ലാമിക് സെന്റർ സുന്നി സെന്റർ ഒക്കെ ഉണ്ട്. അവരുടെ ആലിമീങ്ങൾക്കുമായി നിങ്ങൾ നേരിട്ട് ഒരു ചർച്ച നടത്തുക. കാരണം അതൊക്കെ ഇപ്പോൾ ആ ദിവസം ഏതാ ദിവസമൊക്കെ നോക്കണില്ലേ, ഒരു കലണ്ടറും പിന്നെ ഒക്കെ നോക്കേണ്ടി വരും. നഹ്സറിന്റെ ദിവസം ഏതാണ്, സഹദ് ആയ ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കുക, അതായിരിക്കും നല്ല നന്നാവുക. ഓക്കെ, പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. ഉസ്താദ്, പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് സ്പീക്കറിന് കംപ്ലൈന്റ് ആയാൽ ഇമാമിന്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ജമാഅത്ത് സഹിയാണെങ്കിൽ ഇമാമിൻ ഇന്തിഖാലാത്ത് അറിഞ്ഞാൽ മതി, ഇമാമിന്റെ ചലനങ്ങൾ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞാൽ മതി. ഇമാമിന്റെ ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഇമാമിനെ കാണൽ കൊണ്ടോ അല്ലെങ്കിൽ ഇമാമിനോട് തുടർന്നവരെ കാണൽ കൊണ്ടോ ഇമാമിന്റെ ഇന്തിഖാലാത്ത്, ഇമാമിന്റെ ചലനം അറിഞ്ഞാൽ മതി. എന്നാൽ തന്നെ ജമാഅത്ത് സഹിയാകും. ഇമാമിന്റെ ശബ്ദം തന്നെ കേൾക്കണം എന്നില്ല, മനസ്സിലായല്ലോ. ഒന്നുകിൽ ഇമാമിന്റെ ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ മുബല്ലിഗിന്റെ ശബ്ദം കേൾക്കുക, അതല്ലെങ്കിൽ ഇമാമിന്റെ ചലനം, ഇമാം റുക്കുഉക്കും സുജൂദിക്കും പോണേ കാണുന്നുണ്ട്, അത് അറിയുക. അതല്ലെങ്കിൽ ഇമാമിനോട് തുടർന്ന ആൾക്കാരുണ്ടല്ലോ, ആ തുടർന്ന ആളുകളെ കാണുക. അങ്ങനെ ആ രീതിയിൽ ഇമാമിന്റെ ഇന്തിഖാലാത്ത്, ഇമാമിന്റെ ചലനങ്ങൾ, അത് അറിഞ്ഞാൽ മതി. എന്നാലും ജമാഅത്ത് സഹിയാകും. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. ഉസ്താദ്, ഒരാൾക്ക് സദഖയായോ ഹദിയായോ കൊടുക്കാൻ എടുത്ത വെച്ച പൈസ ഒരു കൊല്ലം തികഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഒരാൾക്ക് സദഖയായോ കൊടുത്ത് എടുത്തു വെച്ചാൽ ആയ പോരാ, അയാൾക്ക് കൊടുത്താൽ അത് അത് ഇപ്പോഴും നിങ്ങളുടെ ഉടമസ്ഥതയിലാണ്. അയാൾക്ക് കൊടുത്തിട്ടില്ലല്ലോ, ആ നിങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ സംഖ്യ നിസാബ് തികയുന്ന സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് നിങ്ങൾ തന്നെ കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, അത് ഏൽപ്പിക്കണം, നിങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്ന് പോകണം, അത് അയാളുടെ ഉടമസ്ഥതയിലാവണം. എന്നാലും അത് നിസാബ് തികയുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അയാളാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇത് അയാളെ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ, പിന്നെന്താ നിങ്ങൾ ആൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം നിന്ന് പോകൂല, അത് നിങ്ങളുടെ തന്നെയാണ്. അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞാൻ എന്റെ ഡി എൻ ഒഴിവാക്കി ഉണ്ട്, അലഹമ്മദില്ലാ. പറയാളൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞിരിക്കണം ഇപ്പോ ചൊന്നിടത്തോളിനെ. ഇപ്പൊ സമാധാനം, മറ്റൊരു സമാധാനം ഉണ്ടാവാറില്ല. ഈ എമ്മിന് വന്നതിനാണ് മറുപടി പറയാൻ സാധിക്കാതെ സമയം കഴിയുമ്പോഴേ. ഇപ്പൊ വന്നിടത്തോളം ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇപ്പൊ ഞാൻ ഡി എൻ ഡി ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ അതാണ് ഇപ്പൊ സദഖയെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളൊരു ഭാഗത്ത് എടുത്തു വെച്ചാൽ പോരാ, അത് അയാളുടേതാവണമെങ്കിൽ അയാളെ ഏൽപ്പിക്കണം, അയാളെ ഏൽപ്പിക്കണം, എന്നാലേ അത് അയാളുടേതാവുള്ളൂ. അപ്പോ അങ്ങനെ അയാളുടേതായാൽ പിന്നെ അതിന്റെ സക്കാത്ത് നിസാബ് തികയുന്ന സംഖ്യ അത് ഉണ്ട് എങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് അയാളാണ്. അയാളെ ഏൽപ്പിച്ചിട്ടില്ല, അപ്പോൾ അത് നിങ്ങളുടെ കൈവശം തന്നെയാണ്. അപ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പിന്നെ ഞാനൊന്ന് പിന്നെ ആയിട്ടുണ്ട് ഇപ്പോ. എനിക്കിപ്പോ ഈ പി എം ഒന്നും കാണുന്നില്ല കേട്ടോ. ആകെ ഇൻഷാല്ലാ പറഞ്ഞ് ബാക്കിയുള്ള ഞാൻ പി എമ്മിലൂടെ തന്നെ പിന്നെ നിങ്ങൾക്ക് മറുപടി നൽകാം. ഇപ്പോ എന്റെ സിസ്റ്റം ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടത്, എന്നാലേ ഈ പി എം ഒക്കെ കാണുള്ളൂ. ഇപ്പൊ സമയം കുറെ വൈകിട്ടുണ്ട്. ഇൻഷാല്ലാ പി എം ചെയ്തോളൂ. പി എമ്മിലോട് കൂടി തന്നെ ഞാൻ മറുപടി നൽകാം, വിശദീകരിച്ച് പിന്നെ മൈക്കെടുക്കുന്ന സമയത്ത് സംസാരിക്കും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു ഇതുവരേക്കും ചോദിച്ചതും പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും, നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദാസന്മാരുടെ കൂട്ടത്തിൽ, അടിയാത്തികളുടെ കൂട്ടത്തിലും നമ്മെയും നമ്മുടെ സഹോദരിമാരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയൊക്കെ അള്ളാഹു തല ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു വിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഈ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരികയും അള്ളാഹു നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കുകയും ശേഷമുള്ള കാലങ്ങളിൽ അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് മാത്രം ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.